അതും യോഗമാർഗം അനുസരിച്ചാണ്. അതാണ് ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. അത് പറയുന്നു, സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാ ചുറ്റശ്ചൈവാന്തരീഭ്രൂ പ്രാണാപാനൌ സമുക്രത്വാ നാസാഭ്യന്തരചാരിണൌ യതേന്ദ്രിയമനോ ബുദ്ധിർ മനർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഃ സദാ മുക്ത ഏവ സ. സമ്യക്ദർശനനിഷ്ഠാനാം സന്യാസിനാം സദ്യോ മുക്തിരുക്ത കർമ്മയോഗസ്ഥ ഈശ്വരാർപ്പിത സർവഭാവേന ഈശ്വരി ബ്രഹ്മണി ആദായ ക്രിയമാണ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി സർവസന്യാസ ക്രമേണ മോക്ഷായേരി ഭഗവാൻ പദേ പദേ അബ്രവീത് ഭക്ഷിതിച്ച. ഇതുവരെ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു. സമ്യക് ദർശന നിഷ്ഠയുള്ള സന്യാസിമാർക്ക് സദ്യോന്മുക്തി. സദ്യമുക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രാപ്തിക്കും മോക്ഷത്തിനും അവിടെ കാലവിളംബമില്ല. ജ്ഞാനപ്രാപ്തിയോടൊപ്പം തന്നെ മോക്ഷം സംഭവിക്കുന്നു. സദ്യോന്മുക്തി അത് പറഞ്ഞു. അതാർക്കാണ്? സന്യാസിമാർക്ക്, സമ്യക് ദർശന നിഷ്ഠയുള്ളവർക്ക്. ഇനി കർമ്മയോഗ, കർമ്മയോഗത്തെക്കുറിച്ചും പറഞ്ഞു. എങ്ങനെ? ഈശ്വരാർപ്പിത സർവഭാവേന, ഈശ്വരാർപ്പിതമായ സർവഭാവത്തോടുകൂടി ഈശ്വരെ ബ്രഹ്മണി ആദായ ക്രിയമാണ ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ, സത്വശുദ്ധി, ജ്ഞാനപ്രാപ്തി, സർവകർമ്മ സന്യാസ ക്രമേണ മോക്ഷായ. സത്വശുദ്ധി ചിത്തശുദ്ധി ഉണ്ടാകുന്നു, ജ്ഞാനം പ്രാപ്തമാകുന്നു, സർവകർമ്മ സന്യാസം സംഭവിക്കുന്നു, അങ്ങനെ ക്രമേണ മോക്ഷായ മോക്ഷത്തിലെത്തിക്കുന്നു എന്നുള്ള കാര്യം ഭഗവാൻ പതേ പതേ അബ്രവീത് ഭക്ഷിതിച്ച. ഇവിടെ ഓരോ ശ്ലോകങ്ങളും ഓരോ ഭാഗത്തും ഇത് ആവർത്തിച്ച് പറഞ്ഞു, ഇനി അത് പറയുകയും ചെയ്യും. അഭൈതാനിം ധ്യാനയോഗം സമ്യക്ദർശനസ്യ അന്തരംഗം വിസ്തരേണ വക്ഷ്യാമീതി തസ്യ സൂത്രസ്ഥാനീയാൻ ശ്ലോകാൻ ഉപദിശതി സ്മ. ഇവിടെ ഈ ശ്ലോകത്തിൽ എന്താണ് ചെയ്യുന്നത്? ധ്യാനയോഗത്തെ കുറിച്ച് പറയുന്നു. അതെന്താണ്? സമ്യക്ദർശനസ്യ അന്തരംഗം, സമ്യക്ദർശനത്തിന് അന്തരംഗമായിരിക്കും എന്ന് വെച്ചാൽ കൂടുതൽ അടുത്തു നിൽക്കുന്നത് ആണെന്ത് ധ്യാനയോഗം. കർമ്മയോഗമാണെങ്കിലോ അത് ബഹിരംഗം, ധ്യാനയോഗത്തെ അപേക്ഷിച്ച് ബഹിരംഗമാണ്. ഇത് അന്തരംഗമാണ്. അന്തരംഗം വിസ്തരേണ വക്ഷ്യാമി, അതിനെ കൂടുതൽ വിശദീകരിച്ച് വരുന്ന ഭാഗങ്ങളിൽ പറയുകയാണ്. അതുകൊണ്ട് തസ്യ സൂത്രസ്ഥാനീയ ശ്ലോക, അതിന്റെ സൂത്രസ്ഥാനീയമായ ശ്ലോകം, അതിന്റെ കുറിച്ച് സൂചിപ്പിക്കുന്നതായ ഭാഗങ്ങൾ ഉപദിശതി. എന്താണ് ധ്യാനയോഗം? അതിവിടെ പറയുന്ന എന്താണ്? സ്പർശാൻ ശബ്ദാദീൻ കൃത്വ ബഹിർബാഹ്യ ശ്രോത്രാദിദ്വാരേണ അന്തർബുദ്ധോ പ്രവേശിത ശബ്ദാദിഹോ വിഷയ താൻ അചിന്തയിത ബാഹ്യാഹ ബഹിരേവ കൃതാഭവന്തി. ഇവിടെ ധ്യാനയോഗി ആദ്യം എന്താണ് ചെയ്യുന്നത്? ബാഹ്യമായ ശബ്ദങ്ങൾ. ധ്യാനയോഗിക്ക് രണ്ടു തരത്തിലാണ് ശബ്ദങ്ങൾ അല്ലെങ്കിൽ ശബ്ദാദി വിഷയങ്ങൾ അനുഭവപ്പെടുന്നത്. ഒന്ന് ബാഹ്യം, മറ്റൊന്ന് സ്മരണ രൂപത്തിൽ മനസ്സ്. ആദ്യം പ്രഥമമായിട്ട് വേണ്ടത് ബാഹ്യമായ ശബ്ദങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്താണ് സ്പർശാൻ, സ്പർശാൻ കൃത്വ. സ്പർശം എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ആ ശബ്ദത്തിന് പല അർത്ഥമാണ് പറയുന്നത്. ഇവിടെ ശബ്ദാദീൻ, സ്പർശം എന്ന് പറഞ്ഞാൽ ഇവിടെ ശബ്ദാദി വിഷയങ്ങൾ. ആ ശബ്ദാദി വിഷയങ്ങളെ കൃത്വ ബഹിഹി ബാഹ്യാൻ കൃത്വ, ശബ്ദാദി വിഷയങ്ങളെ പുറന്തള്ളുന്നു. ബാഹ്യാൻ കൃത്വ എന്ന് പറഞ്ഞാൽ അതിനെ പുറന്തള്ളുന്നു. ശബ്ദാദി പുറമേ നിന്ന് കേൾക്കുന്നു, ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളെ പുറന്തള്ളുന്നു ഒരു യോഗി. അതെങ്ങനെ പുറന്തള്ളാൻ പറ്റും? കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണടച്ചാൽ കാണാതിരിക്കാൻ പറ്റും. ചെവി കൊണ്ട് കേൾക്കുന്നതോ ചെവി അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോ എങ്ങനെയാ ഇതിനെ പുറന്തള്ളുന്നത്? ശബ്ദാദി വിഷയങ്ങളെ പറയുന്നു. ശ്രോത്രാദിദ്വാരേണ അന്തർബുദ്ധു പ്രവേശിതാഹ ശബ്ദാദേഹു. ശബ്ദാദികൾ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ ശബ്ദം പുറത്തുണ്ടായാൽ ഉടനെ ഉള്ളിൽ പ്രവേശിച്ചു കഴിയും. അതിനെ ധ്യാനിക്കുന്നവന്റെ അനുവാദം ചോദിക്കാറില്ല. ആണ് പ്രവേശിതാഹ എന്ന് പറഞ്ഞു. ശബ്ദം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഉള്ളിൽ സംഭവിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളെ പിന്നെ പുറന്തള്ളുന്ന എങ്ങനെ? ഉള്ളിലേക്ക് കടക്കുന്നവേ എന്ന് പറയുന്നു. താൻ അചിന്തയത, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അതേ ഉള്ള ഉപായം. അതിനെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കാതിരിക്കുക. ബാഹ്യമായി അവശ്യം സംഭവിച്ചു പോകുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിൽ ആകാംക്ഷയുണ്ടായി, അതെന്താണ് എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അത് ഇന്ന തരത്തിലാണെന്ന് ചിന്തിക്കുക. അങ്ങനെ ബാഹ്യമായി അനുഭവപ്പെടുന്ന വിഷയങ്ങളിൽ ചിന്തിക്കാതിരിക്കുക. അത് ചിന്തിക്കാതിരിക്കണമെങ്കിൽ ബാഹ്യമായ വിഷയങ്ങൾ അനുഭവപ്പെടുന്നു, അപ്പോൾ ആ വിഷയങ്ങളെ ചിന്തിക്കണ്ട എന്ന് കരുതിയാൽ പറ്റത്തില്ല. അത് തന്നെ ഒരു ചിന്തയാവും. ചിന്തിക്കണ്ട എന്ന് കരുതുന്ന ചിന്ത നീക്കും. അപ്പോൾ അതിന് ആന്തരികമായ അഭ്യാസം വേറെ ആവശ്യം. മനസ്സ് പിന്നെ ഒന്നിൽ നിന്ന് മാറ്റണമെങ്കിൽ മനസ്സ് മറ്റെവിടെയെങ്കിലും പ്രവർത്തിക്കണം, അല്ലാതെ മനസ്സിന് മാറ്റാൻ പറ്റത്തില്ല. മനസ്സ് ഒന്നിനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ ആ ചിന്തിക്കരുത് എന്നുള്ള സങ്കല്പം അവിടെ നിൽക്കും. അപ്പോൾ അതും ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു സങ്കല്പമായി നിൽക്കും. അതുകൊണ്ട് ഇവിടെ യോഗി ധ്യാനിക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള അർത്ഥം. അചിന്തയത, ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കില്ല, കാണില്ല, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അത് ധ്യാനമാകാത്തില്ല. അതും വിഷയത്തെക്കുറിച്ചുള്ള പ്രതികൂലമായ ചിന്ത. അതല്ല പിന്നെ എന്ത് ചെയ്യുന്നു? താനേവം ബഹിക്കൃത്വ, വിഷയങ്ങളിലേക്ക് മനസ്സ് ശബ്ദാദികളെ ശ്രവിക്കുമ്പോൾ അത് അവശ്യം പുറമേ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയും. അതിന് മനസ്സിന്റെ അനുവാദം വേണ്ട. പക്ഷെ അതിനെ തുടർന്ന് ചിന്തിക്കുന്നില്ല. എന്താണ് ആ ശബ്ദം? എവിടെ നിന്ന് വരുന്നു? എന്തിനെക്കുറിച്ചുള്ള ശബ്ദമാണ്? ഇത്തരം രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതുകൊണ്ട് മാത്രം വിഷയങ്ങൾ വെളിയിൽ നിൽക്കത്തില്ല. പിന്നെന്താണ്? ചക്ഷുസ് ചെയ്യുക അന്തരീ ഭ്രൂ കൃത്വ ഇത്യനുഷജ്ജിതി. ചക്ഷുസ് ചെയ്യുക അന്തരീ ഭ്രൂ. അപ്പൊ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പോൾ മനസ്സിന് ഉറപ്പിക്കുന്നതിന് വേണ്ടി കണ്ണ് ആദ്യം ഉറപ്പിക്കുന്നു. അത് പറയുന്നു ചക്ഷുസ് ചെയ്യുക അന്തരീ ഭ്രൂ കൃത്വ. ഭ്രൂമധ്യത്തിൽ കണ്ണിന് ഉറപ്പിക്കുന്നു. ഇത് സംപ്രേക്ഷ്യ നാസിക ഗ്രംസം ദിശശ്ച അനവലോകിയൻ വേറൊരു ഭാഗത്ത് പറയും. നാസികാഗ്രത്തിൽ കണ്ണിനെ ഉറപ്പിച്ചിട്ട് ഇവിടെ പറയുന്നു ഭ്രൂവിന്റെ മധ്യത്തിൽ, ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഈ രണ്ടിടത്ത് എന്തുകൊണ്ട് പറഞ്ഞു? പറയുന്നു നാസാഗ്രേവ ഭ്രൂർ മധ്യേ ധ്യാനി ചക്ഷുർ നിവാപയെ, നാസാഗ്രത്തിൽ അല്ലെങ്കിൽ ഭ്രൂവിന്റെ മധ്യത്തിൽ എവിടെയായാലും മതി, മൂക്കിന്റെ തുമ്പത്ത് അല്ലെങ്കിൽ മധ്യത്തിൽ കണ്ണിനെ ഉറപ്പിക്കുന്നു. കണ്ണിനെ ഉറപ്പിക്കുന്നു എന്ന് പറയുമ്പം കേവലം അത് ബാഹ്യമായ ചക്ഷുരിന്ദ്രിയത്തിന് ഒരു സ്ഥലത്ത് ഉറപ്പിക്കുന്ന ഒരു പ്രവൃത്തി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചക്ഷുരിന്ദ്രിയം തുറന്നിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങളെ ആകർഷിക്കുന്ന, വിഷയങ്ങളെ സ്വീകരിക്കുന്ന ഒരിന്ദ്രിയമാണ് ചക്ഷുരിന്ദ്രിയം. ശ്രവണേന്ദ്രിയത്തിനും ആ ദോഷമില്ല. ശ്രവണേന്ദ്രിയത്തെ സംബന്ധിച്ച് എന്താണ്? ശബ്ദം പുറത്തുണ്ടാകുമ്പോൾ അത് ഗ്രഹിക്കുന്നു, ശബ്ദം പുറത്തില്ലെങ്കിൽ അത് ഗ്രഹിക്കത്തില്ല. അതുകൊണ്ടാണ് ശ്രവണേന്ദ്രിയത്തിന് പ്രത്യേകിച്ചൊരു അടപ്പിടാത്തത്. അതെപ്പോഴും തുറന്നിരിക്കുന്നു, അത് അടച്ചു വയ്ക്കാറില്ല. അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ശബ്ദമുള്ളപ്പോഴേ അത് അതിനെടുക്കാൻ പറ്റും. ശബ്ദമില്ലെങ്കിൽ അതിന് ശബ്ദത്തിന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചക്ഷുരിന്ദ്രിയം അങ്ങനെയല്ല. ചക്ഷുരിന്ദ്രിയത്തെ സംബന്ധിച്ചിടത്തോളം അത് തുറന്നിരുന്നാൽ എപ്പോഴും അതിന്റെ മുമ്പിൽ അതിന്റെ വിഷയമുണ്ട്, രൂപം. അത് ഏത് സമയമുണ്ട്? ചക്ഷുരിന്ദ്രിയം തുറന്നിരിക്കുക, മുമ്പിലൊന്നും ഇല്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? പഞ്ചഭൂതാത്മകമായ ഈ രൂപം അത് സദാ കൺമുമ്പിലുണ്ട്. അതുകൊണ്ട് കണ്ണ് തുറന്നിരുന്നു രൂപത്തെ ഗ്രഹിക്കാതിരിക്കുക, കണ്ണിന് വിഷയമാകുന്ന വിഷയത്തെ ഗ്രഹിക്കാതിരിക്കുക, അത് പ്രയാസമാണ്. അതുകൊണ്ട് ആ വിഷയ ഗ്രഹിക്കാതിരിക്കുന്നതിന് വേണ്ടി കണ്ണിനെ ഏകാഗ്രമാക്കുന്നു. ഭ്രൂർ മധ്യ അല്ലെങ്കിൽ നാസികാഗ്രം അങ്ങനെ ഏകാഗ്രമാക്കുന്നു. അപ്പോൾ ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുക. ചെവി, ചിലർ ധ്യാനിക്കുമ്പോൾ ചെവിക്കകത്ത് കോർപ്പ് വെച്ചിട്ട് ധ്യാനിക്കും, ശബ്ദം കേൾക്കാതിരിക്കുക. അങ്ങനെയുണ്ട്, അങ്ങനെ ധ്യാനിക്കുന്നവരാണ്, പഞ്ഞിയൊക്കെ വെച്ചടച്ചിട്ട്. അപ്പോൾ അതിന് എളുപ്പമാണ് കണ്ണ് കൺപോളകളുകൊണ്ട് അടയ്ക്കാൻ. പക്ഷെ കണ്ണടച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ അതും പറ്റത്തില്ല, കാരണം കണ്ണടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉറങ്ങിപ്പോവും. അപ്പോൾ കണ്ണടയ്ക്കാനും പറ്റത്തില്ല. കണ്ണ് തുറന്നു വെച്ചാൽ രൂപം ഗ്രഹിക്കും, കണ്ണടച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. അപ്പോൾ രണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? നാസാഗ്രത്തിൽ അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിൽ. ഈ ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുന്നതിന് വേറെയും പ്രയോജനമുണ്ട്. ഇവിടെ പറയുന്നതാണ് ഭ്രൂർ മധ്യ പ്രാണമാവേശ്യ സമയം, പ്രാണനെ അവിടേക്ക് കേന്ദ്രീകരിക്കുക, മനസ്സിനെ അവിടേക്ക് കേന്ദ്രീകരിക്കുക, പ്രാണനെ അവിടേക്ക് കേന്ദ്രീകരിക്കുക. അത് പ്രാണനെ കേന്ദ്രീകരിക്കുന്നതിന് സാധാരണ പ്രാണനെ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുന്നു, അതുപോലെ പ്രാണനെ ഭ്രൂമധ്യത്തിൽ കേന്ദ്രീകരിക്കാം മനസ്സുകൊണ്ട്. അപ്പം അതിനുവേണ്ടിയും ഭ്രൂമധ്യത്തിലേക്ക് ഏകാഗ്രപ്പെടുത്താൻ പറയുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് പ്രാണന്റെ നിയന്ത്രണത്തിലൂടെ മനസ്സിന്റെ നിയന്ത്രണം സാധ്യമാകുന്നതിന് വേണ്ടി. മനസ്സും പ്രാണനും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്, കാരണം ജീവൻ എന്ന് പറയുന്നത് മനസ്സും പ്രാണനും കൂടി കൂടി ചേർന്നാണ്. ജീവനിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത രണ്ട് ഘടകങ്ങളാണ് മനസ്സും പ്രാണനും. പ്രാണൻ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ രജസ്സിന് പ്രാധാന്യമുള്ള ഭാവം, രാജസ്. മനസ്സെന്ന് പറയുമ്പോഴോ പ്രാണനെ അപേക്ഷിച്ച് സാത്വികം. അപ്പോൾ പ്രാണൻ ചലനാത്മകമാണ്. എന്തുകൊണ്ട്? അത് രജസ്സായതുകൊണ്ട്. രജസ്സിന്റെ സ്വഭാവമാണ് ചലനം. അത് ചലനാത്മകമായിരിക്കുന്നു. അതേസമയം മനസ്സാണെങ്കിലോ അത് സാത്വിക ഭാവത്തിലിരിക്കുന്നു. അവിടെയാണ് വിവേകം പോലെയുള്ള സദ്ഗുണങ്ങൾ നിലനിൽക്കുന്നത്. മനസ്സിലാണ് ഇച്ഛാശക്തി പോലെയുള്ള ശക്തിവിശേഷങ്ങൾ നിലനിൽക്കുന്നത്, മനസ്സിലാണ്. അപ്പോൾ ആ മനസ്സിന് മാത്രമേ പ്രാണനെ നിയന്ത്രിക്കാൻ പറ്റൂ. ആ പ്രാണന്റെ ഇത് പരസ്പര സാപേക്ഷമായിരിക്കും. ആ പ്രാണന്റെ നിയന്ത്രണത്തിലൂടെ മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നു. രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും അപേക്ഷയുണ്ട്. അപ്പോൾ പ്രാണന്റെ ശക്തി ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. മനസ്സിന്റെ വിവേകം ഉപയോഗിച്ച് പ്രാണനെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രാണനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരഭ്യാസം എന്നുള്ള നിലയ്ക്ക് ഭൂമധ്യത്തിൽ കണ്ണിനെ ഉറപ്പിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി അവിടെ പ്രാണൻ നിയന്ത്രിക്കുന്നു. കാരണം പ്രാണൻ സൂക്ഷ്മ ശരീരത്തിനാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സാധാരണഗതി ജീവന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രാണൻ സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കുന്നതാണ് ജന്മം, ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രാണൻ സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം മാത്രമേ ജീവനുള്ളൂ എന്ന് പറയാൻ പറ്റൂ. ഏത് സമയമാണോ പ്രാണന് സ്ഥൂല ശരീരവുമായിട്ടുള്ള ബന്ധം വിടുന്നത്, അപ്പോൾ മരണം സംഭവിക്കുന്നു. മരണം എന്ന് പറഞ്ഞാൽ അതാണ് പ്രാണന്റെ സ്ഥൂല ശരീരവുമായിട്ടുള്ള ബന്ധത്തെ കളയുക. അപ്പോൾ പ്രാണന്റെ സ്വഭാവമാണ് ചലനം. പ്രാണൻ ചലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ശരീരത്തിന് ചലനം അല്ലെങ്കിൽ കർമ്മം അതിന് നൽകുന്ന പ്രാണനാണ്. പ്രാണൻ സ്ഥൂല ശരീരവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ബന്ധപ്പെട്ടാൽ മാത്രമേ അതിന് ചലിക്കാൻ പറ്റൂ. അതിനോടുകൂടി മനസ്സിന്റെ ഇച്ഛാശക്തി അതുകൂടി യോജിക്കുമ്പോഴാണ് പൂർണ്ണമായ ചലനം വരുന്നത്. അതാണ് സുഷുപ്തിയും ജാഗ്രതയും തമ്മിൽ വ്യത്യാസം. സുഷുപ്തിയിൽ എന്ത് വരുന്നു? പ്രാണൻ സ്ഥൂല ശരീരത്തോട് ബന്ധപ്പെടുന്നു. അതുകൊണ്ട് അവിടെ സഹജമായ ചലനങ്ങളെ സ്ഥൂല ശരീരത്തിൽ സംഭവിക്കുന്നുള്ളു. ശ്വാസോച്ഛ്വാസം പോലെയുള്ള വ്യാപാരം. ഇച്ഛാശക്തി പ്രാണനോട് ചേർന്ന് സ്ഥൂല ശരീരത്തിൽ പ്രവേശിക്കുന്നു ജാഗ്രത. അപ്പോൾ സ്ഥൂല ശരീരത്തിൽ നമ്മൾ ഇച്ഛിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. നടക്കാനും ഇരിക്കാനും ഓടാനും എല്ലാം കഴിയുന്നു. എന്തുകൊണ്ട്? അവിടെ ഇച്ഛാശക്തി പ്രകടമായി, അതായത് മനസ്സിന്റെ ആ ഇച്ഛാശക്തി പ്രകടമായി പ്രാണനോട് ചേർന്ന് സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്ഥൂല ശരീരം പൂർണ്ണമായി പ്രവർത്തിക്കുന്നു. ആ ഇച്ഛാശക്തി, മനസ്സിന്റെ ഇച്ഛാശക്തിക്ക് ഒരു പ്രാണന്റെ ഒരു സ്വാധീനമുണ്ട്. പ്രാണന്റെ ശക്തിക്ക് തിരിച്ച് മനസ്സിനും ഒരു സ്വാധീനമുണ്ട്. കാരണം മനസ്സ് ജാഗ്രതയിലെ മനസ്സ് ഉണർന്നു വരുന്നു, സുഷുപ്തിയിലെ മനസ്സ് വിലയിക്കുന്നു. പ്രാണൻ തന്റെ വ്യാപാരങ്ങളിൽ നിന്നെല്ലാം ഉപരമിക്കുന്നു. പ്രാണന്റെ വ്യാപാരം എന്ന് പറയുന്നത് പ്രാണന വ്യാപാരങ്ങൾ എന്ന് പറയും. ശ്വാസോച്ഛ്വാസം നടത്തുക, കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളെ സഹായിക്കുക, അതാണ് പ്രാണന്റെ വ്യാപാരം. ഈ പ്രാണന്റെ ഈ വ്യാപാരം, പ്രാണൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാണൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രാണന് ഛേദം സംഭവിക്കുന്നു എന്ന് പറയുന്നു. അത് യോഗശാസ്ത്രത്തിന് പറയുന്നുണ്ട്. പ്രാണൻ ഇങ്ങനെ നിർഗമന ബഹിർഗമനം, നാസാദ്വാരത്തിലൂടെ അത് പുറത്തേക്ക് പോകുന്നു, ഉള്ളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാണന് നാശം സംഭവിക്കുന്നു കുറേശ്ശെ. അത് ഭൗതികമായി ചിന്തിച്ചാലും ശരിയാണ്. ഏതെങ്കിലും ഒരു വസ്തു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഊർജം കുറേശ്ശെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ബാറ്ററി മറ്റും റീചാർജ് ചെയ്യേണ്ടി വരുന്നത്. അതിലെ പ്രാണനും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രാണശക്തി അത് നഷ്ടപ്പെടും. ഇവിടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പറയുന്ന അത് പഞ്ചഭൂതങ്ങളിലേക്ക് അതാതിന്റെ ഭാഗങ്ങളിലേക്ക് അത് വിലയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ജാഗ്രത സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാണൻ തളർന്നു പോകും. പ്രാണൻ തളരും. പ്രാണൻ തളരുമ്പോൾ ആ പ്രാണന്റെ തളർച്ച മനസ്സിനെയും ബാധിക്കും. മനസ്സും തളരും. അങ്ങനെ മനസ്സ് തളരുമ്പോൾ അതിനെ പ്രാണൻ വിലയിക്കുന്നു, മനസ്സ് വിലയിക്കുന്നു. ഇവിടെ ഒരുമിച്ചാണ് ഇവിടെ പ്രവർത്തനം. അപ്പോൾ പ്രാണന്റെ തളർച്ച കൊണ്ട് മനസ്സ് തളർന്നു പോകുന്നതാണ് സുഷുപ്തി. പക്ഷെ പ്രാണന് പൂർണ്ണമായി അതിൻ്റെ പ്രവർത്തനം മതിയാക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതിൻ്റെ ബഹിർവ്യാപാരങ്ങൾ, ബാഹ്യ വ്യാപാരങ്ങളെല്ലാം അത് കുറച്ചുകൊണ്ട് അത് കേവലം ശരീരസ്ഥിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കും. ആണ് സുഷുപ്തിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം, പ്രാണൻ അതിൻ്റെ ബഹിർവ്യാപാരങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മനസ്സ് വിലയിച്ചു തന്നെ പോകുന്നു. അപ്പോൾ പ്രാണൻ അതിൻ്റെ ബഹിർവ്യാപാരങ്ങളിൽ നിന്ന് എത്രമാത്രം പിന്തിരിയാമോ അത്രമാത്രം മനസ്സിൻ്റെ പ്രവർത്തനവും കുറഞ്ഞു കുറഞ്ഞു വരും. തിരിച്ച് മനസ്സ് അതുപോലെ തന്നെ എത്രമാത്രം അതിൻ്റെ ബാഹ്യ വ്യാപാരങ്ങളിൽ നിന്ന് പിന്തിരിയാമോ പ്രാണന്റെ വ്യാപാരവും അതുപോലെ കുറഞ്ഞു കുറഞ്ഞു തന്നെ വരും. മനസ്സ് ഏകാഗ്രമായി ചിന്തിക്കുന്നു, അതായത് ബഹിർമുഖമായി അനേകം വിഷയങ്ങളിൽ പോകാതെ ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാകും അവിടെ പ്രാണന വ്യാപാരം വളരെ മന്ദഗതിയിലാവും. ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ദഗതിയിലാവും. അതുമാത്രമല്ല, ഇന്ദ്രിയങ്ങളോട് ചേർന്ന് മനസ്സ് വിഷയങ്ങളെ ഗ്രഹിക്കാതെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളും അവിടെ മന്ദമാകും. പ്രാണൻ ഇന്ദ്രിയങ്ങളിലൂടെ ബഹിർമുഖമായി പ്രവർത്തിച്ച് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, അതെല്ലാം മന്ദമാകും. പ്രാണന്റെ ഏറ്റവും മുഖ്യമായ ഒരു പ്രവൃത്തിയാണ് വിശപ്പിനെയും ദാഹത്തെയും ഉണ്ടാക്കുക, വിസർജനം ചെയ്യുക. ഇതെല്ലാം മനസ്സ് എവിടെയെങ്കിലും ഏകാഗ്രമായിരുന്നാൽ നമുക്കപ്പോൾ മനസ്സിലാകും എന്താണ് വിശപ്പും ദാഹവും മറക്കുന്നു. എന്നുവെച്ചാൽ പ്രാണൻ അത്തരം വ്യാപാരങ്ങളിൽ നിന്ന് പിന്തിരിയുന്നു. അപ്പം മനസ്സിന്റെ ഏകാഗ്രത പ്രാണന്റെ വികാസത്തെ സങ്കോചിപ്പിക്കുന്നു. ജാഗ്രത എന്ന് പറയുന്നത് പ്രാണന്റെ വികാസം. മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുമ്പോൾ പ്രാണന്റെ സങ്കോചം. സുഷുപ്തി എന്ന് പറയുന്നത് പ്രാണന്റെ സങ്കോചം. അപ്പൊ ഈ പ്രാണനും മനസ്സും തമ്മിലുള്ള ബന്ധം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് യോഗി എന്ത് ചെയ്യുന്നു? പ്രാണനെ സ്വാധീനിച്ച് മനസ്സിനെ സ്വാധീനിക്കുന്നു, മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് പ്രാണനെ സ്വാധീനിക്കുന്നു. ഈ രണ്ടും ചെയ്യുന്നു. പ്രാണൻ സൂക്ഷ്മ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ ഉപാധിയായിരിക്കുന്നു. പ്രാണന്റെ ഉപാധിയായിരിക്കുന്നത് സൂക്ഷ്മ ശരീരമാണ്. അതിന് സ്ഥൂല ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിക്കുന്നതിന് ഉപാധിയായി യോഗശാസ്ത്രങ്ങളിൽ പറയുന്ന എന്താണ്? സ്ഥിരകൾ. സ്ഥൂല ശരീരത്തിൽ സ്ഥിരകളാണ് പ്രാണൻ പ്രവർത്തിക്കുന്നതിൻ്റെ നാഡികളെന്ന് പറയും. അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രാണന്റെ വ്യാപാരം പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കുന്നതാണ് യോഗശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ പ്രാണന്റെ പ്രവർത്തനം ത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ഈ സ്ഥൂല ശരീരത്തിലെ നാഡികൾക്ക് വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് സംഭവിച്ചു. നാഡികളെ ഉത്തേജിപ്പിച്ചാൽ പ്രാണപ്രസരണം, സ്ഥൂല ശരീരത്തിലുള്ള പ്രാണപ്രസരണത്തിന് വ്യതിയാനം സംഭവിക്കുന്നു. ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി ഏകാഗ്രപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു പ്രയോജനം കൂടി യോഗശാസ്ത്രത്തിൽ പറയുന്നു. വസ്തുക്കളെ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ഭ്രൂമധ്യം എന്ന് പറയുന്നൊരു നാഡീ കേന്ദ്രമാണ്. വളരെ സങ്കീർണമായ സൂക്ഷ്മമായ നാഡീകേന്ദ്രം. ആ നാഡീകേന്ദ്രത്തിലേക്ക് ദൃഷ്ടിയെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെ നാഡികൾക്ക് ഉത്തേജനം സംഭവിക്കും. ബ്രഹ്മമധ്യത്തിലുള്ള നാഡീകേന്ദ്രത്തിന് ഒരു ഉത്തേജനം സംഭവിക്കും. അപ്പോൾ പ്രാണപ്രവർത്തനത്തിന് വ്യതിയാനം സംഭവിക്കുന്നു. പ്രാണപ്രവർത്തനം അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു. ആണ് ബ്രഹ്മോർ മധ്യേ പ്രാണം ആവേശ സമയം. അപ്പോൾ ദൃഷ്ടിയുടെ ഏകാഗ്രത കൊണ്ട് ദൃഷ്ടിയെ ഏകാഗ്രപ്പെടുത്തുന്നതോടുകൂടി ഈ ബ്രഹ്മമധ്യത്തിലുള്ള നാഡികൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു. നാഡിയുടെ പ്രവർത്തനത്തിന് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ അത് പ്രാണനെ അവിടേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രാണൻ കേന്ദ്രീകൃതമായി കഴിഞ്ഞാൽ, പറഞ്ഞല്ലോ പ്രാണൻ സങ്കോചിക്കുന്നു, പ്രാണന്റെ സങ്കോചം മനസ്സിനെ നിശ്ചലമാക്കുന്നു, പ്രാണന്റെ വികാസം മനസ്സിനെ വികസിപ്പിക്കുന്നു, പ്രാണന്റെ സങ്കോചം മനസ്സിനെ സങ്കോചിപ്പിക്കുന്നു. മനസ്സ് സങ്കോചമാകുമ്പോൾ അത് അന്തർമുഖമാകുന്നു. പ്രാണൻ ബഹുർമുഖമായിരിക്കുമ്പോൾ മനസ്സും ബഹുർമുഖമായിരിക്കുന്നു. പ്രാണൻ ബഹുർമുഖമായി പ്രവർത്തിക്കുന്നു ശരീരത്തിൽ, പ്രാണൻ ശക്തമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യും. അങ്ങനെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ശരീരത്തിൽ പ്രവൃത്തി സംഭവിക്കുമ്പോൾ പ്രാണൻ ബഹുർമുഖമായിരിക്കുന്നു. പ്രാണൻ ബഹുർമുഖമായിരിക്കുമ്പോഴാണ് പ്രവൃത്തി നടക്കുന്നത്. ആ സമയം മനസ്സും ബഹുർമുഖമായിരിക്കുന്നു. ചലനം, പ്രാണന്റെ ചലനം ശരീരത്തെ ചലിപ്പിക്കുന്നു. ആ ശരീരത്തിന്റെ ചലനം മനസ്സിന് ബഹുർമുഖമാകുന്നു. അതുകൊണ്ടാണ് ധ്യാനിക്കുന്നയാൾ നിശ്ചലമായിരിക്കുന്നു എന്ന് പറയുന്നത്. ധ്യാനത്തിന് നിശ്ചലത എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിന്റെ നിശ്ചലതയെ അത്യന്ത അപേക്ഷമാണ്. എന്തുകൊണ്ട്? ശരീരം നിശ്ചലമാകുമ്പോൾ ആ ശരീര ചലനത്തിനാവശ്യമുള്ള പ്രാണന്റെ പ്രവർത്തനങ്ങളെല്ലാം സങ്കോചിക്കും. പ്രാണൻ സങ്കോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സും സങ്കോചിക്കും, മനസ്സും നിശ്ചലമാകും. ഇത് രണ്ടും അങ്ങനെ പരസ്പരം ബന്ധമുള്ളതായതുകൊണ്ട്, അതുകൊണ്ട് ശരീരം നിശ്ചലമായിരിക്കണം എന്ന് പറയും, മനസ്സുകൂടെ നിശ്ചലമാകും. അതുപോലെ ഒന്നാണ് ഈ ദൃഷ്ടിയെ ബ്രഹ്മമധ്യത്തിൽ ഉറപ്പിക്കുക എന്ന് പറയും. അവിടെയും ബ്രഹ്മമധ്യത്തെ ദൃഷ്ടിയിൽ ഉറപ്പിക്കുമ്പോൾ നാഡികൾക്ക് ഉത്തേജനം സംഭവിക്കും. നാഡികൾക്ക് ഉത്തേജനം സംഭവിക്കുമ്പോൾ അവിടെ നാഡീക കേന്ദ്രത്തിലേക്ക് പ്രാണൻ സങ്കോചിക്കും. പ്രാണൻ സങ്കോചിക്കുമ്പോൾ മനസ്സ് സങ്കോചിക്കും. അതാണ് യോഗശാസ്ത്രപരമായിട്ട് ഈ ബ്രഹ്മമധ്യത്തിൽ ദൃഷ്ടിയെ ഉറപ്പിക്കുന്നു. ഇതേ പ്രയോജനം തന്നെ മറ്റ് മുദ്രകൾക്ക്, പലതരത്തിലുള്ള ബന്ധങ്ങൾ ഘടയോഗത്തിലും മറ്റും പറയുന്നു. ഇതിനെല്ലാം ഈ നാഡിയുടെ സങ്കോചം, നാഡിയുടെ ഉത്തേജനം, ഈ തരത്തിൽ ഈ മുദ്രകൾക്ക് ക്രിയകൾക്ക് എല്ലാം പ്രയോജനമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചക്ഷുസൈവ അന്തരേ ഭ്രൂമധ്യത്തിൽ ആ ദൃഷ്ടിയെ ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ യോഗി നിശ്ചലനായിരിക്കുന്നു. അപ്പോൾ പ്രാണരോധനം പറയുന്നു. ഇവിടെ ചിത്തരോധനം, ചിത്തവൃത്തി നിരോധം, അതുപോലെ തന്നെ പ്രാണരോധനവും യോഗത്തിന്റെ ഭാഗമാണ്. അപ്പോൾ പ്രാണരോധനത്തിലൂടെ ചിത്തരോധനത്തെ സാധിക്കുന്ന യോഗത്തിന്റെ ഒരു രീതിയാണത്. യോഗം മനസ്സിനെ തന്നെ നേരിട്ട് ചിത്തവൃത്തി നിരോധം സാധിക്കുന്ന യോഗമുണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി. പക്ഷെ ഈ പ്രാണരോധനത്തിലൂടെ ചിത്തത്തെ നിരോധിക്കുന്ന യോഗമാർഗമുണ്ട്. അതിനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു യോഗമാർഗത്തെക്കുറിച്ച് അതിനെയും പറയും. ബ്രൂർ മധ്യേ പ്രാണമാവേശ്യ സമയത്ത് എന്ന് പറയും. അങ്ങനെ എന്ന് പറയുന്നതാണ്. അന്തരേ ബ്രൂഹോ അന്തരേ ഭ്രൂമധ്യത്തിൽ ചക്ഷുവിനെ നിവേശിപ്പിച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രയോജനങ്ങളെല്ലാം വരുന്നു. ഒന്ന്, ഉറങ്ങാതിരിക്കാൻ കഴിയുന്നു. മറ്റൊന്ന്, ദൃഷ്ടി വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പ്രധാനമായിട്ടും അടുത്തൊന്ന് വരുന്ന എന്താണ്? ആ ഭ്രൂമധ്യത്തിലുള്ള നാഡീകേന്ദ്രത്തെ ഉത്തേജിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രാണൻ അവിടേക്ക് സങ്കോചിപ്പിക്കുന്നു, കേന്ദ്രീകരിക്കുന്നു. മനസ്സിനും അതിൻ്റേതായ ലയം അല്ലെങ്കിൽ ഏകാഗ്രത സംഭവിക്കുന്നു, മനസ്സ് സങ്കോചിക്കുന്നു. പക്ഷെ ഇത് വളരെ ശ്രമകരവും ആവശ്യമേ സൂക്ഷിക്കേണ്ട യോഗാഭ്യാസമാണ്. കാരണം ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ തീവ്രയോഗ്യതയോടുകൂടിയും കൂടുതൽ സമയം ചെയ്തു കഴിഞ്ഞാൽ തലവേദന അനുഭവപ്പെടും. ചിലർക്ക് പിന്നെ ഉറങ്ങാൻ കഴിയത്തില്ല, ഉറക്കം നഷ്ടപ്പെടും. ചിലർക്ക് മനസ്സിന്റെ സമതല തെറ്റിപ്പോവും. അങ്ങനെയൊക്കെ സംഭവിക്കാം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങളുമുള്ള കാര്യമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി വളരെ സാവധാനം തുടങ്ങി വളരെ സമയമെടുത്ത് ശീലിച്ച് ക്രമേണ ശീലിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്നു എന്താണ്? പ്രാണാപാനവും സമൂഹകൃത്വ നാസാഭ്യന്തരചാരണവും. അപ്പോൾ ഈ പ്രാണാപാനന്മാര് സാധാരണ പ്രാണന്റെയും അപാനന്റെയും പ്രവൃത്തിഭേദത്തെ കുറിച്ച് പറയും. പ്രവൃത്തിഭേദം എന്ന് പറയുന്നത് സ്ഥൂല ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്ന ഭേദത്തെ കുറിച്ചാണ്. സ്ഥൂല ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? അത് അപാനം എന്ന് പറയുന്നത് മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യങ്ങൾക്ക് അത് സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപാനം. പ്രാണനാണെങ്കിലോ പുറമേ നിന്ന് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും, അതാണ് അതിൻ്റെ ജോലി. പുറമേയുള്ള വായുവിനെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, പുറത്തേക്ക് വിടുക, ആണ് പ്രാണന്റെ ജോലി. അപാനൻ മറ്റു പ്രവൃത്തി ചെയ്യുന്നു. വാസ്തവത്തിൽ ഒരു പ്രാണൻ തന്നെയാണ് ശരീരത്തിൽ ഇരിക്കുന്നത്. അതിൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് അതിൻ്റെ പേരിന് മാറ്റം വരുന്നു എന്നേയുള്ളൂ. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ, ഇങ്ങനെ പേര് മാറ്റി പറയും. വാസ്തവത്തിൽ ഒന്ന് തന്നെ പ്രാണൻ. അങ്ങനെയുള്ള ആ പ്രാണനെ ഇവിടെ മനസ്സിനെ ഭ്രൂമധ്യത്തിൽ ഏകാഗ്രമാക്കിയിട്ട്, നമുക്ക് സാധാരണ അറിയാം മനസ്സ് ഏകാഗ്രമാകുമ്പോൾ പ്രാണന്റെ ഗതി മൃദുവാകുന്നു. ഒരാൾക്ക് കോപം വന്നിരിക്കട്ടെ, മനസ്സ് ക്ഷുഭിതമാകുന്നു, ഉടനെന്ത് ചെയ്യുന്നു? ഹൃദയം ഇടിപ്പ് കൂടുന്നു, ശരീരത്തിൽ പ്രാണൻ ശക്തമായി പ്രവർത്തിക്കുന്നു, രക്തപ്രവാഹം കൂടുന്നു. കാരണം അവിടെയെല്ലാം പ്രാണൻ ശക്തമായി പ്രവർത്തിക്കുന്നു. മനസ്സിന് വിക്ഷോഭം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിന് വിക്ഷോഭം ഉണ്ടാകുമ്പോൾ, ഓടുകയോ ചാടുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ പ്രാണൻ എന്ത് ചെയ്യുന്നു? അവിടെ പ്രാണൻ വികസിക്കുന്നു, പ്രാണന് ഉത്തേജനം സംഭവിക്കുന്നു. അപ്പോൾ പ്രാണന് യോഗിമാരും പ്രാണന് ഉത്തേജനം ചെയ്തിട്ടാണ് അതിനെ സങ്കോചിപ്പിക്കുന്നത്. പ്രാണൻ സഹജമായി പ്രാണന് ഉത്തേജനം സംഭവിച്ചാൽ അത് വികസിക്കും. വികസിക്കുമ്പോൾ ശരീരത്തിൽ പ്രാണന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാകും. അതിന് പ്രാണൻ ക്ഷുഭിതമാകുന്നു എന്നാണ്, പ്രാണൻ ക്ഷോഭിക്കുന്നു എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ പ്രാണൻ ക്ഷോഭിക്കുന്നു. അതേസമയം പ്രാണനെ ഉത്തേജിപ്പിക്കുമ്പോൾ യോഗി ബോധപൂർവം പ്രാണൻ സങ്കോചിക്കുന്നു, മറ്റ് സഹജമായി അത് ക്ഷോഭിക്കുന്നതാണ്. മനസ്സിന് ഏതെങ്കിലും തരത്തിൽ ഏകാഗ്രമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന യോഗശാസ്ത്രത്തിൽ പറയുന്ന നാഡീ ബന്ധനം എന്നെല്ലാം പറയുന്ന ക്രിയകൾ അത് ചെയ്യുമ്പോൾ എന്തു വരുന്നു? പ്രാണൻ സങ്കോചിക്കുന്നു, അത് മൃദുവായിത്തീരുന്നു. പ്രാണൻ മൃദുവായിത്തീരുന്നത് എങ്ങനെ അനുഭവപ്പെടുന്നു? ശ്വാസോച്ഛ്വാസം മൃദുവായിത്തീരുന്നു. അത് ആദ്യം ദീർഘവും മൃദുവുമാകും. ഒരാൾ മനോരാജ്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ, എന്തെങ്കിലും സങ്കല്പത്തിൽ മുഴുകിയിരിക്കുമ്പോൾ, സങ്കല്പത്തിൽ മുഴുകുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, അവിടെ ബാഹ്യ വിഷയങ്ങളെ വിടുന്നു, കേവലം മനസ്സിന്റെ വിഷയം മാത്രം നിൽക്കുന്നു. ബാഹ്യ വിഷയങ്ങൾ വിടുമ്പോൾ പ്രാണന് ബാഹ്യ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ പ്രാണൻ കൂടുതൽ സമയം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ബാഹ്യ ഇന്ദ്രിയങ്ങളെ ബാഹ്യ വിഷയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനെ ബഹിർമുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മനോരാജ്യത്തിൽ മനസ്സ് വിക്ഷിപ്തമാണെങ്കിലും മനസ്സിന് ബാഹ്യ വിഷയങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എന്താണ്, പ്രാണൻ മൃദുവാകുന്നു, അത് ദീർഘമാകുന്നു. ശ്വാസോച്ഛ്വാസത്തിലൂടെ അത് തിരിച്ചറിയാം. ദീർഘമായി ശ്വസിക്കുന്നു, അസയം മൃദുവായി ശ്വസിക്കുന്നു. അത് ഒരു തരത്തിൽ മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ടാണ്. അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുന്നതാണ്, പ്രാണനെ ആയാമം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രാണനെ ദീർഘപ്പെടുത്തുകയാണ്. സാധാരണയുള്ള പ്രാണൻ മാത്ര വ്യത്യാസങ്ങൾ അനുസരിച്ച് അതിനെ വലിച്ചു നീട്ടുകയാണ്. അപ്പോൾ പ്രാണനെ അങ്ങനെ നീട്ടുന്നത് കൊണ്ട് പ്രാണൻ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്, പ്രാണൻ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ പ്രാണൻ അവിടെ മൃദുവാകുകയാണ്. അത് ഒരു തരത്തിലുള്ള പ്രാണായാമ അഭ്യാസം. അതുപോലെ മനസ്സ് ഏകാഗ്രമാക്കുന്നു, പ്രാണനെ സങ്കോചിപ്പിക്കുന്നു, ആ പ്രാണൻ മൃദുവാകും. അപ്പോൾ ശ്വാസവും മൃദുവാകും, ശ്വാസം ദീർഘവും മൃദുവുമായിത്തീരും. അത് ഭ്രൂമധ്യത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിട്ട് ശ്വാസോച്ഛ്വാസം ഏകാഗ്രപ്പെടുത്തുമ്പോൾ മനസ്സിലാകും ശ്വാസോച്ഛ്വാസം വളരെ മൃദുവായിത്തീരുന്നു. അപ്പോൾ യോഗികളും ഇപ്പോൾ സ്പർശനേന്ദ്രിയത്തിലൂടെ ശ്വാസത്തെ ഗ്രഹിക്കുന്നു. സ്പർശനേന്ദ്രിയം എന്ന് പറയുന്ന ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഉള്ളിലും പുറത്തും അത് വ്യാപിച്ചിരിക്കുകയാണ്. അതാണ് സ്പർശനേന്ദ്രിയത്തിൻ്റെ പ്രത്യേകത. കണ്ണിന് പുറത്തേ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ സ്പർശനേന്ദ്രിയത്തിന് അങ്ങനെയല്ല, ഉള്ളിലുള്ളതും പുറമേ ഉള്ള സർവ്വ വിഷയങ്ങളെ അതിന് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ പ്രാണന്റെ സഞ്ചാരത്തെ സ്പർശനേന്ദ്രിയം ഗ്രഹിക്കുന്നു. അത് പ്രാണന്റെ ഏറ്റവും മൃദുവായ സഞ്ചാരത്തെ വരെ അതിന് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ പ്രാണന്റെ സാന്നിധ്യത്തെ ഈ നാസാദ്വാരത്തിലൂടെ യോഗി ഗ്രഹിക്കുന്നു. അത് വളരെ മൃദുവായി സ്വീകരിക്കുന്നു. അത് പറയുന്നത് സൂത്ര പരിണാമത്തിലെന്നാണ്. സൂത്രം എന്ന് വെച്ചാൽ നൂല്. ഒരു നൂല് മൂക്കിലൂടെ കടത്തിയാൽ, കാരണം അതിന് വളരെ കുറച്ച് സ്ഥലം മതി അതിനുള്ളിലേക്ക് കടന്നു പോകാൻ. അതുപോലെ ആ സൂത്രത്തിന്റെ പരിണാമത്തിൽ, ഒരു നൂലിന്റെ പരിണാമത്തിൽ പ്രാണാപാനന്മാര് ഈ നാസാദ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഈ ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുന്ന യോഗിക്ക് സ്വയം അനുഭവപ്പെടുന്ന ഒന്നാണ്. അത്രയും സൂക്ഷ്മമായിട്ട് നൂലെന്ന് പറയുന്ന ഒരു ഉപമയായിട്ട് പറയുകയാണ്, അത്രയും സൂക്ഷ്മമായിട്ട്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് വരുന്നു, സാധാരണ യോഗശാസ്ത്രത്തിൽ പറയുന്നത് ഈ പ്രാണൻ ഈ വായുവിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ്. എങ്ങനെ, വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു പ്രാണൻ, അത് കഴിഞ്ഞ് പ്രാണൻ വായുവിനെ പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ പുറത്തേക്ക് വായു പുറത്തേക്ക് വരുമ്പോൾ മൂക്കിലൂടെ, ആ വായുവിലൂടെ പ്രാണന്റെ കുറേ അംശവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്, നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രദക്ഷിണ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞെന്താണ്, ഊർജം ഏത് വസ്തുവിലായാലും ശരി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ പ്രാണന്റെ ഏറ്റവും സ്ഥൂലമായ ബാഹ്യമായ ഒരു ഭാവത്തെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. പ്രാണനല്ല, മറിച്ച് പ്രാണന്റെ ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഊർജം. അപ്പോൾ അത് ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെ ഈ പ്രാണശക്തി കുറേശ്ശെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഗി എന്ത് ചെയ്യുന്നു, ഈ പ്രാണനെ നിരോധിക്കുന്നതിലൂടെ, പ്രാണനിരോധനത്തിലൂടെ ഈ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിയെ സൂക്ഷ്മമാക്കുന്നു. ആ സൂക്ഷ്മമാകുമ്പോൾ ഈ പ്രാണന്റെ നാശം, പ്രാണന്റെ നഷ്ടം അത് കുറയും. അപ്പൊ യോഗിക്ക് പ്രാണനഷ്ടം കുറവാണ്. പ്രാണൻ അപ്പൊ പ്രാണൻ കൂടുതലും പ്രാണൻ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശ്വാസോച്ഛ്വാസ ശ്വസന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് വിശപ്പും ദാഹം മറ്റ് ശരീരധർമ്മങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ഈ ശ്വസനത്തെ ഈ പ്രാണൻ ഈ ശ്വസനത്തെ ചുരുക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പ്രാണന്റെ വ്യാപാരം ചുരുങ്ങുന്നു. അപ്പോൾ കൂടുതൽ പ്രാണന്റെ വികാസം ആവശ്യമില്ലാതെ വരുന്നു. പ്രാണൻ സങ്കോചിക്കുന്നു. അങ്ങനെ പ്രാണൻ സങ്കോചിക്കുമ്പോൾ അവിടെ മനസ്സ് സങ്കോചിക്കുന്നു, മനസ്സും ഏകാഗ്രമാകുന്നു. അപ്പോൾ പ്രാണൻ എത്രമാത്രം ബാഹ്യമായി പോകാതിരിക്കുന്നു അത്രമാത്രം പ്രാണന് സങ്കോചം വരുന്നു, പ്രാണന്റെ നഷ്ടം കുറയുന്നു. അപ്പോൾ പ്രാണൻ അത്രയും പ്രവർത്തിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ കൂടുതൽ പ്രവർത്തിക്കുന്നതിന് നമുക്ക് കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. കൂടുതൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവിടെ ഊർജ്ജം കുറച്ച് മതി. അതുപോലെ ശ്വാസോച്ഛ്വാസം എത്രമാത്രം മൃദുവാകാം അത്രമാത്രം പ്രാണന്റെ പ്രവർത്തനം സങ്കോചിക്കുന്നു. അപ്പോൾ പ്രാണൻ എപ്പോൾ സങ്കോചിക്കുന്നു അപ്പോൾ മനസ്സ് സങ്കോചിക്കും. മനസ്സ് സങ്കോചിക്കുന്നു, മനസ്സ് ഏകാഗ്രപ്പെടുന്നു. അപ്പോൾ ഈ പ്രാണാപാനന്മാരെ ബാഹ്യമായി നഷ്ടപ്പെടാത്ത രീതി യോഗി എന്ത് ചെയ്യുന്നു? അതിനെ സൂക്ഷ്മമാക്കുന്നു. അതാണ് നാസാഭ്യന്തരചാരണവും പ്രാണാപാനവും സമവും കൃത്വ പ്രാണാപാനന്മാരെ സമമാകുന്നു. അത് നമുക്കറിയാം. ഈ പ്രാണായാമം ചെയ്ത് ശീലിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രാണനെ പുറത്തേക്ക് വിടാനോ തെളിച്ചെടുക്കാനോ പറ്റത്തില്ല. നമ്മൾ വളരെ പ്രയാസ ദീർഘമായ ഒരു മാത്രയിൽ പ്രാണനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതേ രീതിയിൽ പ്രാണനെ പുറത്തു വിടാൻ പറ്റില്ല. കാരണം പുറത്തേക്ക് പ്രാണൻ പോകുമ്പോൾ പ്രാണൻ എന്ന് പറഞ്ഞാൽ വായു നിയന്ത്രണം വിട്ടു വളരെ വേഗം പുറത്തേക്ക് പോകും. ഉള്ളിലേക്ക് ദീർഘസമയം കൊണ്ടെടുക്കും. പക്ഷെ അതേ മാത്ര നിലനിർത്തി നമുക്ക് ശ്വാസത്തെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല. കാരണം അത് പെട്ടെന്ന് പുറത്തു പോകും. എന്തുകൊണ്ടാണ്? അവിടെ പ്രാണാപാനന്മാർ സമമല്ല. സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ പ്രാണാപാനന്മാർ സമമായിട്ടുള്ള പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പ്രാണാപാനന്മാരെ സമമാക്കുമ്പോൾ എന്ത് വരുന്നു? ഇത് ഈ പ്രാണാപാനന്മാരുടെ പ്രവർത്തനം സങ്കോചിച്ച് അത് സൂക്ഷ്മമാകും. സൂക്ഷ്മമായി ബാഹ്യമായി നഷ്ടപ്പെടാതിരിക്കും. പ്രാണൻ നഷ്ടപ്പെടാതിരിക്കും. പ്രാണൻ നഷ്ടപ്പെടാതെ ഉള്ളിൽ തന്നെ പ്രാണനം നിർത്തിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായി മറ്റ് കർണവ്യാപാരങ്ങളിൽ ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ഒന്നും പ്രാണൻ പ്രവർത്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാണന വ്യാപാരം എന്ന് പറയുന്നത് വളരെ മൃദു മന്ദം ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ മനസ്സിനും അതേപോലെയുള്ള മാറ്റം സംഭവിക്കും. മനസ്സ് വിക്ഷിപ്തമാകുമ്പോൾ എങ്ങനെയാണോ ക്രോധവും മറ്റും വരുമ്പോൾ ഒരാൾ ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്ത് അയാളുടെ പ്രാണശക്തിയെ നഷ്ടപ്പെടുത്തി കളയുന്നു. ശരീരത്തിന് ആയാസമുള്ള ഒരു പ്രവൃത്തികൾ മനസ്സിന് വിക്ഷോഭമുള്ള പ്രവൃത്തികളെല്ലാം വരുമ്പോൾ കൂടുതൽ അതാണ്. അത് കഴിയുമ്പോൾ തളർന്നു പോകും. ഒരാൾ ക്ഷുഭിതനായാൽ അയാൾ തളർന്നു പോകും. ഒരാൾ പൊട്ടിച്ചിരിക്കുന്നു എന്നറിയട്ടെ, അയാൾ വളരെ ആനന്ദിച്ച് കഴിഞ്ഞാലും അയാൾ തളർന്നു പോകും. ക്ഷുഭിതനായാലും തളരും. അപ്പോൾ ആനന്ദം വളരെ ക്ഷുബ്ധമായാലും ദുഃഖം കൊണ്ട് മനസ്സ് ക്ഷുബ്ധമായാലും അത് തളർന്നു പോകും. എന്തുകൊണ്ട്? അവിടെ പ്രാണന്റെ നഷ്ടം സംഭവിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ശ്വാസോച്ഛ്വാസം വളരെ മൃദുവായി കഴിഞ്ഞാൽ, അത് സൂക്ഷ്മമായി കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം ശ്വാസോച്ഛ്വാസം ദീർഘം ആകും, മൃദുവാകുമ്പോൾ ദീർഘമാകും. പക്ഷെ ക്രമേണ അത് മന്ദമാകും. അത് ഹ്രസ്വം മന്ദം മൃദു എങ്ങനെയാണ് എൻ്റെ മാത്രകളെ കുറിച്ച് പറയുന്നത്, പ്രാണന്റെ മാത്രകളെ കുറിച്ച് പറയുന്നു. ഹ്രസ്വമായി മന്ദമായി മൃദുവാകുമ്പോൾ ആ പ്രാണാപാന വ്യാപാരം ബാഹ്യമായി കാണത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരാൾക്ക് പ്രാണനുണ്ടോ എന്നറിയാൻ ഒരു പഞ്ഞിയെടുത്ത് മൂക്കിന് മുമ്പിൽ പിടിച്ചു നോക്കും. അപ്പോൾ അത് ചരിച്ചാൽ മനസ്സിലാക്കും എന്താണ്, ഒരു അവിടെ പ്രാണാപാന വ്യാപാരം ഉണ്ടെന്ന്. ഈ പറയുന്ന തരത്തിൽ ബ്രഹ്മമധ്യത്തിൽ പ്രാണനെ ആവേശിച്ച് പ്രാണായാമം ചെയ്യുന്ന യോഗിയുടെ മൂക്കിൻ്റെ പുറത്ത് പഞ്ഞെടുത്ത് പിടിച്ചാൽ അത് ചലിക്കത്തില്ല. എന്തുകൊണ്ട്? പ്രാണൻ അവിടെ മന്ദാവസ്ഥയെ പ്രാപിച്ചു. അപ്പോൾ പുറത്തേക്ക് പോയി പ്രാണൻ നഷ്ടപ്പെടുന്നില്ല. ശേഷിക്കുന്ന അല്പപ്രാണൻ അത് മതി ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ. പ്രാണൻ അവിടെ വികാസം പ്രാപിക്കാത്തതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ചെവി തുറന്നിരുന്നാൽ കേൾക്കുന്നു, കണ്ണ് തുറന്നിരുന്നാൽ കാണുന്നു, ഇതെല്ലാം സാധാരണ ജീവന്റെ അവസ്ഥ. അസമയം ഈ പറയുന്ന അഭ്യാസം ചെയ്ത ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? മനോരാജ്യത്തിലിരിക്കുന്ന ഒരാൾ ബാഹ്യമായ വിഷയങ്ങളെ കേൾക്കുകയും കാണാതെയും ഇരിക്കുന്നത് അത് സാധാരണ മനുഷ്യന് പോലും കഴിയുന്നുണ്ട്. ദുഃഖത്തിലിരുന്നാൽ ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നില്ല. ആനന്ദത്തിൽ സ്വയം നമ്മൾ പറയും ആനന്ദത്തിൽ മതിമയങ്ങി എന്ന് പറയുന്നു. ബാഹ്യമായ മറ്റൊരു വിഷയത്തെയും ഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക്, ലൗകിക മനുഷ്യർക്ക് ആ തരത്തിൽ വിഷയ അഗ്രഹണം അത് സാധ്യമാണ്. അപ്പോൾ യോഗിക്ക് എന്ത് ചെയ്യുന്നു, തൻ്റെ യോഗാഭ്യാസത്തിലൂടെ ഈ പ്രാണനെ അതിനെ ഹ്രസ്വമാക്കി മൃദുവാക്കി മന്ദമാക്കിയുള്ള അഭ്യാസത്തിലൂടെ ഈ പ്രാണൻ എന്ത് ചെയ്യുന്നു, സമൂഹത്വ അതിനെ സമമാക്കി, പ്രാണാപാനന്മാരെ സമമാക്കി അതെന്ത് ചെയ്യുന്നു, ഭ്രൂമധ്യത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ പ്രാണൻ പിന്നെ നാസിക്ക് പുറത്തു വരുന്നില്ല. അതാണ് നാസാഭ്യന്തരചാരണോ, നാസികയുടെ ഉള്ളിൽ തന്നെ അത് സഞ്ചരിക്കുന്നു, പുറത്തേക്ക് വരുന്നില്ല. പുറത്തേക്ക് വരാതെ ആ സമയത്ത് യോഗിയെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു കൽപ്പനയിൽ പറയുന്നതല്ല, ഇത് പല സ്ഥലങ്ങളിലും ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാർ യോഗികളെ പരിശോധിച്ചു നോക്കിയിട്ടുണ്ട്. യോഗികളെ പരിശോധിച്ചു നോക്കിയപ്പോൾ അവർക്കത് അനുഭവപ്പെട്ടു. ഒരു യോഗിയെ സാധാരണ ഹൃദയമുടിപ്പ് ഒക്കെ അളക്കുന്ന ഉപകരണങ്ങളെല്ലാം ശരീരത്തിൽ ബന്ധിപ്പിച്ചിട്ട് ഒരു യോഗിയെ കിടത്തി പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ല. ആ യന്ത്രത്തിന്, ആ യന്ത്ര രൂപകൽപ്പന ചെയ്തവർക്ക് പ്രാണനെ അളക്കുന്നതിന് അവർ കൽപ്പിച്ചതായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ആ യന്ത്രത്തിന് ഈ പ്രാണനെ അളക്കാൻ കഴിയുന്നില്ല. മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ എങ്ങനെയാണോ അതുപോലെ യോഗിയുടെ ശരീരത്തിൽ. എന്തുകൊണ്ട്? അവിടെ യോഗിയുടെ ശരീരത്തിൽ പ്രാണം ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ അതിൻ്റെ പഠനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അവർ പറയുന്നത് യോഗി ശാരീരികമായി മരിച്ചു കഴിഞ്ഞു, അവിടെ പ്രാണന വ്യാപാരം ഇല്ല. പക്ഷെ അതിൻ്റെ സയൻസ് എന്താണ്, അതിൻ്റെ പിന്നിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇവിടെ പ്രാണന വ്യാപാരം ഇല്ല. എന്തുകൊണ്ട് പറയുന്നു നാസാഭ്യന്തരചാരണം? സാധാരണ ജീവന്റെ പ്രാണൻ സംബന്ധിച്ച് പറയും അത് വായുവിനോടൊപ്പം പുറത്തേക്ക് വന്ന് ഇത്ര അങ്കുലം പുറത്ത് സഞ്ചരിച്ച് അവിടെ ഇത്ര അങ്കുലം നഷ്ടപ്പെട്ട് പിന്നെ അത് ഇത്ര അങ്കുലം ഉള്ളിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയും. അപ്പോൾ ഇത് യോഗയെ സംബന്ധിച്ച് ഇത് സംഭവിക്കുന്നില്ല. അത് ഭ്രൂമധ്യത്തിലുള്ള നാഡികളിൽ കേന്ദ്രീകരിക്കും. കാരണം പറഞ്ഞല്ലോ, പ്രാണൻ സഞ്ചരിക്കുന്ന നാഡികളെ കേന്ദ്രീകരിച്ചാണ്. സാധാരണ വായുവിനെ പ്രാണൻ എന്ന് പറയും. അപ്പോൾ വായുവിനെ പ്രാണൻ എന്ന് പറയുന്നത് വായു പ്രാണനായതുകൊണ്ടല്ല, കാരണം ഈ പ്രാണൻ വായുവിനെ പുറത്തുനിന്ന് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഉള്ളിലിരിക്കുന്ന വായുവിനെ പുറത്തേക്ക് തള്ളിക്കളയും ചെയ്യുന്നു. അപ്പോൾ അതിന് പ്രാണ അപാനൻ എന്ന് പേരും കൊടുക്കുന്നു. ഈ ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക്. അപ്പോൾ പ്രാണനത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വായുവിനെ പ്രാണൻ എന്ന് പറയുന്നത്. അല്ലാതെ വായു അല്ല ഒരിക്കലും പ്രാണൻ. വായു എന്ന് പറയുന്നത് സ്ഥൂലമായ പഞ്ചഭൂതത്തിൽപ്പെട്ട ഒന്നാണ് വായു. പ്രാണൻ എന്ന് പറയുന്നത് അത് സൂക്ഷ്മമാണ്. അപ്പോൾ വായു പ്രാണന്റെ ഒരു പ്രവർത്തനമാണ് ഒരു ഉലയിൽ എങ്ങനെയാണോ പുറത്തു നിന്ന് വായുവിനുള്ളിലേക്ക് വലിച്ചെടുത്ത് ബഹിഷ്കരിക്കുന്നത്, അതുപോലെ പ്രാണൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് വായുവിനുള്ളിലേക്ക് എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പ്രാണൻ അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പ്രാണന് നഷ്ടം സംഭവിക്കുന്നു, പ്രാണന് ക്ഷീണവും സംഭവിക്കുന്നുണ്ട്. അത് രണ്ടും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാണൻ ഏറ്റവും കൂടുതൽ പ്രാണൻ ചെലവഴിക്കപ്പെടുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് ചെലവഴിപ്പിക്കുന്നത് ഈ ശ്വാസോച്ഛ്വാസത്തിനാണ്. പിന്നെ വരുന്നത് അന്നപാനാദികൾ, മൈഥുനം തുടങ്ങിയുള്ള കാര്യങ്ങൾക്കാണ് പ്രാണൻ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം പ്രാണനെ ബ്രഹ്മചര്യത്തിൻ്റെയും മറ്റും പ്രയോജനം അവിടെയാണ്. അവിടെയൊക്കെ ചെയ്യുന്ന എന്താണ്? പ്രാണനെ അവിടെ നിയന്ത്രിക്കുന്നതാണ്, പ്രാണനിയന്ത്രണം. അതുകൊണ്ടാണ് യോഗിമാർ ഇവിടെ തന്നെ പറയും ബ്രഹ്മചര്യ പ്രദേശിതാഹ. കാരണം പ്രാണൻ ഏറ്റവും കൂടുതൽ വ്യയം സംഭവിക്കുന്നത് മൈഥുനത്തിലാണ്. അതുകൊണ്ട് ബ്രഹ്മചാരിയായിരിക്കുന്നവന്റെ പ്രാണൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് പ്രാണൻ കേന്ദ്രീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് സൂക്ഷ്മമാകുന്നത്? അതുപോലെ തന്നെ എല്ലാത്തിലും ആഹാര വിഹാരാദികളിലെല്ലാം നിയന്ത്രണം വരുമ്പോൾ അവിടെ എല്ലാം പ്രാണൻ സങ്കോചിക്കുന്നു. അതിൽ യോഗി ഒരു പ്രത്യേക അഭ്യാസം എന്നുള്ള നിലയ്ക്ക് ഭ്രൂമധ്യത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ച് ഭ്രൂമധ്യത്തിലുള്ള നാടികളിൽ പ്രാണനെ ആവേശിപ്പിച്ച്, പ്രാണം ആവേശിച്ച സമയം എന്ന് പറയുന്നു. ഈ ഭ്രൂമധ്യത്തിൽ എന്ന് പറയുന്നത്, ഭ്രൂമധ്യം എന്ന് പറയുന്നത് ഒരു മാംസമാണ്. അപ്പോൾ ആ മാംസത്തിലല്ല, മാംസത്തിൽ സഞ്ചരിക്കുന്ന സൂക്ഷ്മമായ നാടികളിലേക്ക് പ്രാണനെ ആവേശിപ്പിക്കുന്നു. ആവേശിപ്പിച്ച് പ്രാണൻ പുറത്തു പോകാതെ, എന്നാൽ പ്രാണൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം പ്രാണൻ പ്രവർത്തിച്ചേ തീരൂ. പ്രാണൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവൻ ശരീരത്തെ ജീവിക്കത്തില്ല. അപ്പൊ സ്ഥൂല ശരീരത്തിൽ പ്രാണനെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് നാസാഭ്യന്തര കാരണവും. നാസ്യാഭ്യന്തരമായിട്ട് നാസികയ്ക്കുള്ളിലായി പ്രാണനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട്, അങ്ങനെ പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നാസികയുടെ ഉള്ളിൽ പ്രാണൻ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ വാസ്തവത്തിൽ പ്രാണല്ല, എല്ലാം നാസികയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്. നാസികയ്ക്കുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വായുവാണ്, ശ്വാസമാണ്. അത് നാസികയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. കാരണം ശ്വാസം ഇപ്പോൾ മൂക്ക് പത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും. എന്തുകൊണ്ടവിടെ ശ്വാസം വായു കിട്ടാതെ വരും. അപ്പോൾ വായു ശരീരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സ്ഥൂല ശരീരത്തിൽ പ്രാണൻ നിൽക്കൂ. അപ്പോൾ വായുവിനെ, വായുവിന്റെ സഞ്ചാരം സാധാരണഗതിയിൽ എന്താണ്? പുറത്തേക്ക് എട്ടങ്കുലം വരെ പുറത്തേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. വായുവിന്റെ ഗതിയുണ്ടെന്നാണ് ബാഹ്യമായി. പക്ഷെ യോഗിയെ സംബന്ധിച്ച് എന്ത് വരുന്നു? യോഗിയെ സംബന്ധിച്ച് ആ ശ്വാസഗതി പ്രാണന്റെ അല്ല, ശ്വാസത്തിന്റെ ഗതി, അതിന്റെ ഉച്ഛ്വാസ നിശ്വാസ, അത് നാസികയ്ക്കുള്ളിൽ മാത്രം നിൽക്കുന്നു. പ്രാണനോ? പ്രാണൻ ഭ്രൂമധ്യത്തിലുള്ള നാടികളിൽ കേന്ദ്രീകരിക്കുന്നു. ഇതുതന്നെ ഹൃദയത്തിൽ, ഹൃദയത്തിലെ നാടിയിൽ കേന്ദ്രീകരിക്കുന്നതും പറയും. അത് ഉപനിഷത്തുകളിലും മറ്റും പറയും. അങ്ങനെ നാടികളെ കേന്ദ്രീകരിക്കുന്നത് അഭ്യസിച്ചിട്ടാണ് സ്വേച്ഛയാ യോഗികൾ ശരീരം വിട്ടു പോകുന്നു. അപ്പോ ആ ഹൃദയത്തിലുള്ള നാഡി ബ്രഹ്മരന്ധ്രത്തെ ഭാവന ചെയ്ത് ആ ബ്രഹ്മരന്ധ്രത്തിൽ പ്രകാശത്തെ രത്നത്തിന്റെയും മറ്റും പ്രകാശ മണിയുടെയും മറ്റും പ്രകാശത്തെ അതിനെ ഭാവന ചെയ്ത് അതിലൂടെ പ്രാണനെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുപോയി അതുവഴി യോഗി നിർഗമിക്കുന്നു ശരീരത്തിൽ നിന്ന് പറയുന്നു. ശരീരത്തിൽ നിന്ന് പ്രാണനെ നിർഗമിപ്പിക്കുന്നതിനുള്ള ഇത്തരം മാർഗങ്ങളും ഉണ്ട് യോഗികൾക്ക് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് മറ്റൊന്നാണ്. ഈ ഭ്രൂമധ്യത്തിൽ പ്രാണനെ സങ്കോചിപ്പിച്ച് അല്ലെങ്കിൽ ഏകാഗ്രപ്പെടുത്തി ശ്വാസത്തെ മൂക്കിനുള്ളിൽ നടത്തി. അതുകൊണ്ടാണ് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ യോഗിയുടെ മൂക്കിന് പുറത്ത് ശ്വാസം പോകുന്നതായിട്ട് കണ്ടിരുന്നു. മരിച്ച വ്യക്തിയുടെ മൂക്ക് പോലിരുന്നു. എന്തുകൊണ്ട്? അത് ഉള്ളിൽ തന്നെ നിൽക്കുന്നു. ശരീരത്തിന് ബാഹ്യമായി പ്രാണൻ പോകാതെ നിൽക്കും. അത് ശരീരത്തിന് ബാഹ്യമായി ശ്വാസം പോകാതെ നിൽക്കും. എന്തുകൊണ്ട്? പ്രാണൻ അവിടെ ഏകാഗ്രപ്പെട്ടതുകൊണ്ട്. സാധാരണഗതിയിൽ പ്രാണൻ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എല്ലാ നാടികളിലും പ്രസരിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പ്രാണൻ അപാനൻ, വ്യാനൻ ഉദാനൻ സമാനൻ, പിന്നെ അതിനെ തന്നെ അതിന്റെ ഓരോ പ്രവർത്തനം അനുസരിച്ച് കൂർമൻ കൃഗനൻ ദേവദത്തൻ ധനഞ്ജയൻ, ഇങ്ങനെ അതിന് വേറെ ഉപവിഭാഗങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇതെല്ലാം ആ രീതിയിൽ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് പ്രാണൻ. പക്ഷെ യോഗി ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ പ്രാണൻ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കും. ആ പ്രാണന്റെ കേന്ദ്രീകരണം കൊണ്ടാണ് യോഗി ഇന്ദ്രിയ ജയത്തെ സാധിക്കുന്നത്. എന്തുകൊണ്ട്? ഇപ്പോൾ പ്രാണൻ മറ്റിന്ദ്രിയങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ യോഗശാസ്ത്രത്തിൽ തന്നെ വിഭൂതിഭാഗത്തിനും മറ്റും ഈ വിശപ്പിനെയും ദാഹത്തെയും മറ്റും ജയിക്കുന്നതായിട്ടും മറ്റ് യോഗികൾ അത് അഭ്യസിക്കുന്നവരാണ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതാ സംഭവിക്കുന്നു. കാരണം ഓരോ ഇന്ദ്രിയ ധർമ്മങ്ങളെയും നിർവഹിപ്പിക്കുന്നതായ പ്രാണനവ്യാപാരങ്ങളെല്ലാം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഹൃദയത്തിലേക്കോ മൂർധാവിലേക്കോ ഭ്രൂമധ്യത്തിലേക്കോ ഉള്ള നാഡീകേന്ദ്രങ്ങളിലേക്ക് പ്രാണൻ ഏകാഗ്രപ്പെടുമ്പോൾ പിന്നീട് മറ്റ് ഉള്ളതെന്നും പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അസുഖം പ്രാണൻ ഇവിടെ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നുണ്ട്, ശരീരം നനയുകയും ചെയ്യും. അതുകൊണ്ടൊരു യോഗിക്ക് അന്നപാനാദികളൊന്നും കൂടാതെ ഈ അഭ്യാസം കൊണ്ട് ശരീരത്തെ നിലനിർത്താൻ കഴിയും. എന്തുകൊണ്ട്? നമുക്കറിയാം പ്രാണൻ കൂടുതൽ പ്രവർത്തിച്ച് സ്ഥൂലമായി കഴിഞ്ഞാൽ പ്രാണൻ ക്ഷീണിച്ച് പ്രാണനാശം സംഭവിക്കുന്നു. കൂടുതൽ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാർ എളുപ്പം മരിച്ചു പോകും. കാരണം അവരുടെ ശരീരത്തിൽ ഉള്ള പ്രാണബന്ധം നഷ്ടപ്പെട്ടു പോകും, എളുപ്പം നഷ്ടപ്പെട്ടു പോകും. അതേസമയം ആ പ്രാണനെ വളരെ സൂക്ഷിച്ചുപയോഗിച്ചാൽ, ബ്രഹ്മചര്യവും മറ്റും പാലിച്ച് സൂക്ഷിച്ചുപയോഗിച്ചാൽ അവർക്ക് ദീർഘകാലം നിലനിർത്താൻ കഴിയും. ഏതാണ് യോഗികളും മറ്റും ദീർഘായുസ്സുക്കളായി, പല യോഗികളും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അവർ ദീർഘായുസ്സുക്കളായി. എന്തുകൊണ്ട്? അങ്ങനെ ദീർഘായുസ്സുക്കളായി ഇരിക്കുന്ന യോഗികൾ എന്ന് വെച്ചാൽ അവരുടെ പ്രാണൻ ഒരിക്കലും സ്ഥൂലഭാവത്തെ പ്രാപിക്കുന്നേയില്ല. അത്തരം യോഗികൾ ഒരിക്കലും ഈ ബാഹ്യമായ സ്ഥൂല ശരീരത്തെയും സ്വീകരിക്കുന്നില്ല. അവരുടെ ശരീരത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? നിർമ്മാണകായം. അവരുടെ പ്രാണൻ സൂക്ഷ്മമായ ആ പ്രാണശക്തി പ്രത്യേക ശരീരത്തെ നിർമ്മിക്കുന്നു. പ്രത്യേക ശരീരത്തെ നിർമ്മിച്ച് അവർ അശരീരന്മാരായും സശരീരന്മാരായും അവർ ജീവന്മാർക്ക് പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും ഒക്കെ സഞ്ചരിക്കുന്നു യോഗശാസ്ത്രം പറയുന്നുണ്ട്. അവിടെയെല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ പ്രാണന്റെ ഏകാഗ്രതയാണ്. അപ്പോൾ ഗീതയിൽ നമ്മളിപ്പോൾ ജ്ഞാനയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, ഇപ്പോൾ ശരിക്കും പറയുന്നത് യോഗത്തെക്കുറിച്ചാണ്. ഈ യോഗത്തെക്കുറിച്ച് ഇവിടെ എന്തും ചർച്ച ചെയ്യുന്നു. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ഇതുമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണുന്നില്ല. ജ്ഞാനയോഗത്തിന്റെ സാധനയിലൊന്നും ഇത്തരമൊരു യോഗത്തെക്കുറിച്ച് പറഞ്ഞില്ല, കർമ്മയോഗത്തിന്റെ സാധനയിലും ഇത് പറഞ്ഞില്ല. അപ്പോൾ ഇത് ജ്ഞാനയോഗവും കർമ്മയോഗവും പോലെയുള്ള മറ്റൊരു സാധനയാണിത്. ഈ പറയുന്ന ധ്യാനയോഗം അതൊരു സാധനയാണ്. പ്രാണന്റെ സ്വാധീനത്തിലൂടെ മനസ്സിനെ ജയിച്ച്, കാരണം മോക്ഷത്തെ പ്രാപിക്കുന്നതിന് മനസ്സിനെ ജയിക്കുന്നു, മനസ്സിനെ ജയിക്കുന്നതിന് പ്രാണനെ ഉപയോഗിച്ചത് ചെയ്യുന്നു, അതിനുള്ള വഴിയാണ് ഇവിടെ പറയുന്നത്. ഇത് ഈ എങ്ങനെയാണ് നമ്മൾ അദ്വൈതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? അവിടെ ശ്രവണ മനന നിധ്യാസനം, അദ്വൈതികൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു, കർമ്മയോഗികൾ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, യോഗികൾ ഇതിനും പ്രാധാന്യം കൊടുക്കുന്നു, ഈ ഒരു അഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇത് മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഉപായമാണ്. അപ്പോൾ ഗീത എന്ന് പറയുന്നത് സമഗ്രമാണ്. ഗീതയിൽ അദ്വൈതം മാത്രമല്ല പറയുന്നു, ദ്വൈതം മാത്രമല്ല പറയുന്നു, അതിനകത്ത് അദ്വൈതവും ദ്വൈതവും ഭക്തിയും യോഗവും കർമ്മവും ധ്യാനവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതിനിവിടെ പരാമർശിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് സംശയം വരും, അപ്പോൾ ഞാൻ കർമ്മയോഗം ചെയ്യണം പിന്നെ ഈ യോഗാഭ്യാസവും ചെയ്യണമോ, ഇത് രണ്ടും ഒരേ സമയം ചെയ്യാമോ, ഒരാളിന് ഇത് രണ്ടും നിർബന്ധമാണോ, ഒരാളിന് ഇത് മൂന്നും ചെയ്യാമോ എന്ന് വെച്ചത്, അത് വ്യക്തിയുടെ വാസനയും മറ്റേത് കാര്യങ്ങളെയും പോലെ വ്യക്തിയുടെ വാസനയും കഴിവും താല്പര്യമൊക്കെ അനുസരിച്ചിട്ടാണ്. ഒരാൾക്ക് യോഗമാർഗത്തിലാണ് താല്പര്യമെങ്കിൽ അയാൾക്ക് ഈ യോഗമാർഗം സ്വീകരിക്കാം. അല്ല, ഒരാളുടെ മനസ്സ് അതിനല്ല താല്പര്യം പ്രകടിപ്പിക്കുന്നതിൽ അവർക്ക് അത് ചെയ്യാം. ഇത് എല്ലാം ഒരാൾക്ക് കൂടിയേ തീരുമെന്നില്ല, ഒരാളിൽ ഇതെല്ലാം വന്നുകൂടുന്നുമില്ല, അതെല്ലാം വ്യക്തിക്കനുസരിച്ചാണ്. ഇങ്ങനെ ഈ ഒരു മാർഗമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് താല്പര്യമുള്ളവരത്. ഇപ്പൊ അർജുനനോട് പറഞ്ഞെന്താണ്? അർജുനനോട് പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ കണ്ണും പൂട്ടിയിരുന്ന് യോഗ ശീലിക്കാനല്ല പറയുന്നത്. അർജുനന്റെ സന്ദർഭം അതല്ല. അർജുനെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗത്തിന്റെ രംഗമാണ്. അപ്പൊ അർജുനൻ അത് ചെയ്തേ പറ്റും. അപ്പോ ഇതിന് താല്പര്യമുള്ള ആർക്കാണോ അവർക്ക് വേണ്ടിയിട്ട് ഇത് പറയുന്നു. ആർക്കാണോ ഇത് ചെയ്യാൻ ഉള്ളത് അവർ, അതായത് ഇപ്പോ ആൾക്കാർ വെറുതെ കണ്ണുകുടച്ചിരുന്ന് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് ധ്യാനിക്കുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെ ധ്യാനിക്കേണ്ട, ഇങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. പിന്നെ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ല വെറുതെ കുത്തിയിരുന്ന് ഉറങ്ങിയിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ ഉറങ്ങിയിട്ട് ധ്യാനമാണെന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്നതിനും നല്ലത് കാര്യം മനസ്സിലാക്കിയിട്ട് എന്താണ് അതിൻ്റെ ധ്യാനത്തിൻ്റെ ശാസ്ത്രം എന്താണ് എന്നുള്ളത്. ഇത് ഒരു രീതി, ഇതുപോലെ നൂറുകണക്കിന് ധ്യാന മാർഗങ്ങൾ ഉപാസന മാർഗങ്ങളുണ്ട്. ഇവിടെ ഒന്ന് പറയുന്നു, ഇത് അതിന് പറയുന്നതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുന്നു. ഇവിടെ പ്രാണാപാന സമോകരത്വ, പ്രാണാപാനന്മാരെ സമമാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു അഭ്യാസമാണ്. നാസാഭ്യന്തരചാരണവും നാസാഭ്യന്തരചാരികളായിട്ടുള്ള പ്രാണാപാനന്മാരെ അവിടെ നിർത്തി പ്രാണനെ ഏകാഗ്രമാക്കി മനസ്സിനെ ജയിക്കുന്ന ഒരു അഭ്യാസമാണ്. അങ്ങനെ എന്താണ് ബഹിക്കൃത്വ, വിഷയങ്ങളെല്ലാം പുറമേ നിർത്തി ചെയ്യുന്ന ഒരു അഭ്യാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതും പറയുന്നു അങ്ങനെയും ഉണ്ട് ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ അർജുനന് യുദ്ധമൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ അർജുനന് ഇതും പരിശോധിച്ചു നോക്കാം. യുദ്ധം കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, രാജ്യത്തിൽ എല്ലാ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് ചെയ്തോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അത് അർജുനന് പറഞ്ഞു കൊടുത്തത്. തഥാ പ്രാണാപാനോ നാസാഭ്യന്തരചാരണവും സമോകൃത്വ, അതിനെ സമമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? യഥേന്ദ്രിയ മനോബദ്ധർ യഥാനി സംയതാനി ഇന്ദ്രിയാണി മനോബുദ്ധിസ്ഥ യഥേന്ദ്രിയ മനോബുദ്ധി. അതായത് ഈ പ്രാണാപാനന്മാരെ സമാനമായി ഉള്ളിൽ നിർത്തുക എന്നല്ല. അതായത് ഈ പ്രാണൻ എന്ന് പറയുന്ന ഒരു ശക്തി ശരീരത്തിൽ നിലനിൽക്കുന്നു, അതിനെ ഒന്നായിട്ട് സങ്കല്പിക്കാം, പിന്നെ അതിനെ തന്നെ രണ്ടായിട്ട് സങ്കല്പിക്കാം. അതായത് രണ്ട് ശക്തി, ഒന്ന് പ്രാണൻ മറ്റൊന്ന് അപാനൻ. നമ്മൾ സാധാരണ അഞ്ചായിട്ട് പറയുന്നു, അഞ്ചായിട്ട് വിജയിക്കുന്നില്ല, രണ്ടായിട്ട് വിജയിക്കുന്നു. അപ്പോ ഈ ജീവന്റെ ഊർധ്വമുഖമായ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാണൻ, അധോമുഖമായ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപാനൻ. അങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നു. അപ്പോ ജീവനെ എന്റെ ഊർധ്വമുഖമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോ എന്ന് പറയുന്ന മോക്ഷത്തിലേക്കുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താത്തരല്ല. അതായത് ഈ ജീവനെ ഈ ശരീരത്തിൽ ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ ജീവന്റെ സംസരണം മുന്നോട്ടുള്ള പോക്കിന് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, കേടുപാടുകളൊന്നും കൂടാതെ ജീവനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രാണന്റെ പ്രവൃത്തി. നമ്മൾ പറയുമല്ലോ പ്രാണൻ പോയെന്ന്. അങ്ങനെ വിപരീതമായി വരുന്ന പ്രവർത്തനങ്ങൾ ഈ ജീവന് ശരീരവുമായിട്ടുള്ള ബന്ധത്തെ ശിഥിലമാക്കി ജീവനെ ഈ ശരീരത്തിൽ നിന്നുള്ള വേർപിടിച്ചു കൊണ്ടുപോകുന്ന ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നത് അപാനൻ. അങ്ങനെ രണ്ടായി വിഭജിക്കും. അല്ല പ്രാണനെന്ന് മാത്രം പറയുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്ന പ്രാണൻ തന്നെയാണ്. പ്രാണൻ തന്നെയാണ് ജീവനെ ശരീരത്തോട് ബന്ധിപ്പിക്കുന്നത്, ആ പ്രാണൻ തന്നെയാണ് ശരീരത്തോട് നിന്ന് വേർതിരിപ്പിക്കുന്നത്. പക്ഷെ ഇതിനെ രണ്ടായിട്ടെടുത്ത് പറയുകയാണെങ്കിൽ മറ്റു വിഭജനങ്ങളെല്ലാം പ്രാണന്മാര് ഉപപ്രാണന്മാർ ഇങ്ങനെയുള്ള വിഭജനങ്ങളെല്ലാം വിട്ടിട്ട് ഒന്ന് നിലനിർത്താൻ ശ്രമിക്കുന്നു, മറ്റൊന്ന് വിടുവിക്കാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാണൻ ഒരു ശരീരത്തിന്റെ ഉള്ളിൽ രണ്ട് ശക്തിയായി പിരിഞ്ഞുണ്ട്. ഒരു ശക്തി എന്ത് ചെയ്യുന്നു? എപ്പോഴും ഈ ശരീരവുമായിട്ടുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കും. മറ്റൊരു ശക്തി എന്ത് ചെയ്യുന്നു? ഈ ശരീരവുമായിട്ടുള്ള ബന്ധത്തെ വേർപെടുത്താൻ ശ്രമിക്കും. രണ്ടും സംഭവിക്കുന്നു. അതുകൊണ്ടാണ് എന്താണോ ഒരു ശരീരത്തിന് ഒരു അസുഖം വരുന്നു, കുറച്ചു കഴിയുമ്പോൾ അസുഖം മാറുന്നു. അപ്പോൾ ഒന്നെന്ത് ചെയ്യുന്നു? ഈ ജീവനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിക്കുന്നു, ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ശരീരത്തിന് കേടുപാടുകൾ വരുത്താൻ ശ്രമിക്കുന്നു. മറ്റൊന്നെന്ത് ചെയ്യുന്നു? ശരീരത്തെ സ്വസ്ഥമാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ രീതിയിലും പ്രാണാപാനന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ യോഗിയുടെ പ്രാണാപാനന്മാർ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. യോഗിയുടെ പ്രാണന്മാരും അവർ സമൂഹകൃത്വ, അവർ ഈ ശരീരത്തോട് സമമായ ബന്ധത്തെ പുലർത്തുന്നു. സമമായ ബന്ധത്തെ പുലർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗി എപ്പോഴും ഈ ശരീരത്തിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. യോഗി ഈ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാൻ ശ്രമിക്കുന്നു. പക്ഷേ യോഗിയുടെ സവിശേഷത എന്താണ്? യോഗി ഈ ശരീരത്തിൽ നിന്ന് മുക്തനാകാൻ ശ്രമിക്കുന്നു. ഈ ശരീരം യോഗിയെ ബന്ധിക്കാതിരിക്കാൻ ഉള്ള കഴിവുകൂടെ യോഗി ആർജിക്കുന്നു. അതായത് പ്രാണാപാനന്മാരുടെ പ്രവർത്തനങ്ങളെ സമീകരിക്കുന്നു. അപ്പൊ യോഗി എങ്ങനെയാണ് ഈ ശരീരത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നത്? കാരണം ഈ ശരീരത്തിന് സാധാരണ സംഭവിക്കുന്ന ഷഡ്വിധ പരിണാമങ്ങൾ, അസ്ഥി ജന്മർത്തി പരിണതി അപക്ഷയനാശം എന്ന് പറയുന്ന ഷഡ്ഭാവവികാരങ്ങളിൽ നിന്നും യോഗി എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തെ മുക്തമാക്കുന്നു. അതാണ് യോഗിയുടെ ശരീരം കൽപ്പാന്തം വരെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രാണാപാനന്മാരുടെ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ യോഗി സമീകരിക്കുന്നു. യോഗി സമീകരിച്ചിട്ട് ഈ ശരീരത്തെ യോഗി ഉപയോഗിക്കുകയാണ്. യോഗി അപ്പൊ ശരീരത്തിൻ്റെതായ അതിൻ്റെ വിരുദ്ധ ധർമ്മങ്ങളെല്ലാം യോഗി പ്രാണാപാനന്മാരെ സമീകരിച്ച് ശരീരത്തെ സമീകരിക്കുന്നു. അതുകൊണ്ടാണ് പല യോഗികളും ദീർഘകാലം സശരീരന്മാരായി രോഗമൊന്നും ഇല്ലാത്തവരായി ഇരിക്കുന്നു എന്ന് പറയുന്നത്. അതും ഈ പ്രാണാപാന സമീകരണത്തിൻ്റെ അതിൻ്റെ വിരുദ്ധ കോടികളിലേക്ക് പ്രവർത്തിപ്പിക്കാതെ അതിനെ സമീകരിച്ച് യോഗിയുടെ ജീവനും ശരീരവുമായിട്ടുള്ള ബന്ധത്തെ സമീകരിച്ച് നിർത്തും. അപ്പം അതനുസരിച്ച് യോഗിയുടെ ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നു, പരിണാമങ്ങൾ സംഭവിക്കുന്നു. സാധാരണ ജീവന്റെ ശരീരത്തിൽ സംഭവിക്കുന്നത് പോലെയുള്ള പരിണാമങ്ങളല്ല. സാധാരണ ജീവന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന പരിണാമങ്ങൾ എന്താണ്? ബാല്യം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെയുള്ള പരിണാമങ്ങൾ. അത് യോഗിയുടെ ശരീരത്തിൽ സംഭവിക്കുന്നില്ല. യോഗിയുടെ ശരീരത്തിൽ സംഭവിക്കാതെ യോഗി ഒരേ തരത്തിലിരിക്കുന്നു. അതല്ല ഈ അഭ്യാസത്തിന്റെ, യോഗിയുടെ അഭ്യാസത്തിന്റെ സമീകരണത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള യോഗി യഥേന്ദ്രിയ മനോബുദ്ധിയായി. അപ്പോ യോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ യോഗിയുടെയും യത്നം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ യോഗശാസ്ത്രത്തിൽ തന്നെ പറയും, ഇപ്പോ ശരീരത്തിന് സംഭവിക്കുന്നു. ഇപ്പൊ യോഗിയുടെ ശരീരത്തെ ആരെങ്കിലും വെട്ടിമുറിച്ചെന്നിരിക്കട്ടെ, ശരീരത്തെ രണ്ടായി മുറിച്ചാലും യോഗിയെ സംബന്ധിച്ച് ശരീരം രണ്ടാകുന്നില്ല. യോഗി തന്റേതായി സൂക്ഷിക്കുന്ന ശരീരം വേറെയാണ്. അതുകൊണ്ട് യോഗിയുടെ ശരീരത്തെ രണ്ടും ആയിട്ട് മുറിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ യോഗിയെ സംബന്ധിച്ച് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഭൗതികമായ പ്രവർത്തനം, പ്രതിപ്രവർത്തനം നമ്മുടെ സ്ഥൂലമായ ഈ ശരീരത്തിൽ സംഭവിക്കുന്നതിന് എല്ലാം യോഗി അതിജീവിച്ചിരിക്കുകയാണ്. ശാരീരികമായി തന്നെ അതിജീവിച്ചിരിക്കുന്നു. അതൊന്നും യോഗിയെ ബാധിക്കത്തില്ല. അങ്ങനെയുള്ള യോഗി എന്ത് ചെയ്യുന്നു? സദാ യത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനസികമായ യത്നം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. യഥേന്ദ്രിയ മനോബുദ്ധർ യഥാനി സംയതാനി ഇന്ദ്രിയാണി മനോബുദ്ധി. ആ യത്നം കൊണ്ട് ഈ മനോബുദ്ധികളെല്ലാം യോഗി ജയിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ടും തമ്മിലെ വ്യത്യാസം അതാണ്. അപ്പോൾ ജ്ഞാനി ശരീരത്തെയും മറ്റും അതിജീവിക്കുന്ന എങ്ങനെ? ശരീരധർമ്മങ്ങളെയും മറ്റും അതിജീവിക്കുന്നത് അത് വിവേകം കൊണ്ടാണ്, വിവേകത്തിന്റെ തലത്തിലാണ്. ശരീരത്തിനെ ശരീരത്തിന്റെ തലത്തിൽ അതിജീവിക്കാൻ തത്വജ്ഞാനിക്ക് കഴിയത്തില്ല. തത്വജ്ഞാനിക്ക് അതിന്റെ ആവശ്യമില്ല. തത്വജ്ഞാനിക്ക് അതിന് കഴിയത്തുമില്ല, ആവശ്യമില്ല അവിടെ. പക്ഷെ യോഗി അങ്ങനെയല്ല. യോഗിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ ശരീരത്തിന്റെ തലത്തിൽ തന്നെ യോഗി അതിജീവിക്കുന്നു. യോഗി ശരീരത്തിന്റെ ഘടനയെ തന്നെ മാറ്റും. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം നൈനം ചിന്തന്തി ശസ്ത്രാണി എന്ന് പറയുന്ന ആത്മാവിനെ സംബന്ധിച്ചാണ്. പക്ഷെ യോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തെ സംബന്ധിച്ചുമാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് പറയുന്നത് യോഗിയുടെ ശരീരത്തെ സംബന്ധിച്ചുള്ള സാക്ഷ്യമാണ്. അതാണ്. അപ്പൊ യോഗിയുടെ സംയമനം എന്ന് പറയുന്നത് കേവലം തത്വജ്ഞാനിയുടേതുപോലെയുള്ള വിവേകത്തെ ആശ്രയിച്ചുള്ള സംയമനമല്ല, മറിച്ച് അത് പ്രാണനെ, മുഖ്യമായി പ്രാണനെ ആശ്രയിച്ചുള്ളതാണ്. തത്വജ്ഞാനി മുഖ്യമായി ആശ്രയിക്കുന്നത് മനസ്സ്, സൂക്ഷ്മ ശരീരത്തിലെ മനസ്സെന്ന് പറയുന്ന ധർമ്മത്തെയാണ്. പക്ഷെ യോഗി മുഖ്യമായി ആശ്രയിക്കുന്നത് പ്രാണനെന്ന് പറയുന്ന ധർമ്മത്തെയാണ്. രണ്ടും തമ്മിലെ വ്യത്യാസം. അപ്പൊ പ്രാണധർമ്മത്തെ ആശ്രയിച്ച് എണ്ണിക്കുന്നവനാണ് യോഗി. അതുകൊണ്ടാണ് എന്താണോ ഈ പ്രാണബന്ധനമുള്ള ശരീരത്തെ യോഗിക്ക് മാറ്റാനും മറിക്കാനും അതിജീവിക്കാനും എല്ലാം കഴിയുന്നു. അങ്ങനെയുള്ള ആ യതി മനോബുദ്ധികളെല്ലാം സ്വാധീനമാക്കി സംയതാനി ഇന്ദ്രിയാണി മനോബുദ്ധി ശേഷിസ യതീന്ദ്രിയ മനോബുദ്ധി. ഇവിടെ പറയുന്ന തരത്തിലുള്ള ഒരു ശരിയായ യോഗിയാണെങ്കിൽ ആ യോഗിയുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള രോഗവും ബാധിക്കത്തില്ല. പറഞ്ഞല്ലോ രോഗം ബാധിക്കുന്നതിന് കാരണമായി പറയുന്ന എന്താണോ വാദപിത്ത കഫങ്ങളുടെ അസന്തുലിതാവസ്ഥ. യോഗി പ്രാണാപാനന്മാരെ സമീകരിച്ചിരിക്കുന്നതുകൊണ്ട് യോഗിയുടെ ശരീരത്തിന് സാമ്യാവസ്ഥയായി. അപ്പോൾ അവിടെ ഒരു തരത്തിലുള്ള രോഗവും യോഗിയുടെ ശരീരത്തെ ബാധിക്കത്തില്ല. അതാണ് യോഗിയുടെ പ്രത്യേകത. മനോബുദ്ധി ചേസിസ യതീന്ദ്രിയ മനോബുദ്ധി, യഥേന്ദ്രിയ മനോബുദ്ധിയായിരിക്കുന്നു. മനനാഥ് മുനിഹി സന്യാസി മോക്ഷപരായണ. ആ യോഗി യതിയാണ്, സന്യാസിയാണ്, മുനി എന്ന് പറഞ്ഞിരിക്കുന്നു. മുനി എന്ന് പറയുന്നതിന് മനനാഥ് മുനി, മനനം ചെയ്യുന്നവനാണ് മുനി എന്ന് പറയുന്നു. പക്ഷേ മുനി എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്താണോ മൗനമുള്ളവനാണ് മുനി എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. മുനിയർ ഭാവം മൗനം, മുനിയുടെ ഭാവമാണ് അവസ്ഥയാണ് മൗനം. മനനം എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നുന്ന എന്താണ്, എന്തോ ഒരു വ്യാപാരം പ്രവൃത്തി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു പ്രവൃത്തി ഇല്ലാന്നൊരർത്ഥം തോന്നും. അപ്പൊ മുനിയുടെ മനനം മുനിയെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയാണ് എന്ത്? മൗനം. യോഗി എന്ന് പറയുന്നത് ശരിക്കും മൗനിയാണ്. എന്താണോ യോഗിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സർവവ്യാപാരങ്ങളിൽ നിന്നും അയാൾ മുക്തനായിരിക്കുന്നു. ഇന്ദ്രിയ വ്യാപാരങ്ങൾ, തരണം വ്യാപാരങ്ങൾ, മനോവ്യാപാരങ്ങൾ, ഇതിൽ നിന്നെല്ലാം അയാൾ മുക്തനായിരിക്കുന്നു. മോക്ഷപരായണ, മോക്ഷത്തെ തന്നെ, മോക്ഷം തന്നെ അയാൾക്ക് ആശ്രയമായിരിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ജീവൻ മോക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള യോഗം മോക്ഷപരായണനായി ഏവം ദേഹസംസ്ഥാനോ മോക്ഷപരായണോ മോക്ഷേവ പരാഗതിരീശി സ്വയം മോക്ഷപരായണ. മോക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി ഇരിക്കുന്നു, മോക്ഷപരായണനായിരിക്കുന്നു എന്ന് പറയുന്നതാണ് മുനിർഭവേ. അങ്ങനെയായിത്തീരുന്നു മുനി, അങ്ങനെ ഇരിക്കുന്നു മുനി. വിഗതേച്ഛാഭയക്രോധ ഇച്ഛാജ ഭയം ച ക്രോധസ ഇച്ഛാഭയക്രോധ തേ വിഗത യസ്മാ സ വിഗതേച്ഛാഭയക്രോധ. വികതേച്ഛാഭയക്രോധനായിരിക്കുന്നു. ഭയക്രോധാദി വികാരങ്ങളെല്ലാം അവിടെ യോഗിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. തത്വജ്ഞാനിയും യോഗിയും തമ്മിലും വ്യത്യാസമുണ്ട്. യോഗിയിലാണെങ്കിലോ ഇത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നതേ ഇല്ല. തത്വജ്ഞാനിയിലാണെങ്കിലോ ഇത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നത് ബാധിക്കുന്നില്ല. അതാണ് തമ്മിലെ വ്യത്യാസം. യോഗിയിൽ അങ്ങനെ വികാരങ്ങൾ ഉണ്ടാകുന്നതിന് നിമിത്തമേ ഇല്ല. അതുകൊണ്ട് യോഗിയിൽ അത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നില്ല. തത്വജ്ഞാനി ആ വികാരങ്ങൾ ഉണ്ടാകുന്നു. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത്തരം വികാരങ്ങൾ ഉണ്ടാകേണ്ടത് ഇല്ല, ഉണ്ടാകാതിരിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടായിക്കോട്ടെ, തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം വന്നാൽ അതും ഉണ്ടായാലും ഉണ്ടാകാതിരുന്നാലും തത്വജ്ഞാനിയെ സംബന്ധിച്ച് തുല്യം. കാരണം ഞാനീ അത് ബാധിക്കുന്നില്ല. യോഗിയെ സംബന്ധിച്ചാണെങ്കിലോ അങ്ങനെ ഒരു സാധനമേ ഇല്ല, ഉണ്ടാകുന്നില്ല. കാരണം യോഗിയുടെ ശരീരത്തിന്റെ ഘടന തന്നെ മാറിപ്പോയി. സ്ഥൂല ശരീരം മാറി, സൂക്ഷ്മ ശരീരം മാറി. അപ്പൊ യോഗിയിൽ അതാണ് യോഗി പറയുന്നത്. യോഗിയെ കുറിച്ച് എന്താണ് പറയുന്നത്? വിശപ്പും ദാഹത്തെയും അതിജീവിച്ചിരിക്കുന്നു. തത്വജ്ഞാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നു, തത്വജ്ഞാനിയും വിശപ്പിനെയും ദാഹത്തെയും അതിജീവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വജ്ഞാനിയിൽ വിശപ്പ് ദാഹം തുടങ്ങിയ വികാരങ്ങൾ പ്രകടമായാലും ജ്ഞാനി അതിന് അധീനനായി പോകുന്നില്ല. അതാണ് ജ്ഞാനിയുടെ നില, ജ്ഞാനത്തിന്റെ നില. യോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. യോഗിയിൽ ഇത് ഉണ്ടാകുന്നേയില്ല. അങ്ങനൊരവസ്ഥ ഉണ്ടാകുന്നേയില്ല. അതാണ് ഇത് പറയുന്ന യോഗിയുടെ നില. എന്തുകൊണ്ട്? അതെല്ലാം പ്രാണജയം കൊണ്ട് സംഭവിക്കുന്നതാണ്. പ്രാണജയത്തിലൂടെ മനോജയത്തെ സംഭവിച്ച ആളാണ് യോഗി. അതുകൊണ്ട് പ്രാണന്റെ എല്ലാ വികൃതികളും യോഗിയുടെ വരുതിക്കുള്ളിലാണ്, യോഗിയുടെ അധീനത്തിലാണ്. അന്ന് യോഗിയെ സ്പർശിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ അദ്വൈതാചാര്യന്മാരെന്ന പലരും അദ്വൈതത്തിന് എന്തോ പോരായ്മയുണ്ടെന്ന് തോന്നിയിട്ട് യോഗത്തോടെ തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. കാരണം അദ്വൈതം മാത്രം പോരാ, കുറച്ച് യോഗം കൂടെ വേണം ചെന്ന് പറയുന്നത്. കാരണം യോഗാഭ്യാസം കൂടെ ചേർത്ത് അതിന് സമാധിയുമായിട്ട് ചേർത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണമായ ജയം വരും എന്ന് കരുതി ചിലർ. അതുകൊണ്ടാണ് യോഗ വേദാന്തം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം തന്നെ ഉണ്ടായത്. പക്ഷെ അതിന് എല്ലാ ആചാര്യന്മാരും അംഗീകരിക്കുന്നില്ല. അതിൽ അദ്വൈതത്തിൽ യാഥാസ്ഥിതികൻ ഉള്ളവർ പറയുന്ന അതിൻ്റെ ആവശ്യമില്ല, അദ്വൈതയ്ക്ക് ഇതിനെയൊന്നും പരിശ്രമിച്ച് ഇതിനെ ഇല്ലാതാക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അത് ഉണ്ടായിരുന്നാലും ഇല്ലാതിരുന്നാലും എല്ലാം ഒരുപോലെ തന്നെ. അദ്വൈതയുടെ നിലപാട് എന്താണ്? ജ്ഞാനാഗ്നി ദഗ്ധ സർവകർമാണി ഭസ്മസാ, ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മമാക്കി, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശപ്പോ ദാഹമോ ക്ഷീണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? അതെല്ലാം വെറും പ്രതീതി മാത്രം. അതാണ് തത്വജ്ഞാനിയുടെ നിലപാട്. കുറച്ചുകൂടി എളുപ്പമുള്ളതാണ് അത്. ഇത് ബുദ്ധിമുട്ടേണ്ട കാര്യമാണ്. മോക്ഷപരായണോ മോക്ഷേവ പരമയനം പരാഗുദ്രേശ സ്വയം മോക്ഷപരായണോ മുനിർഭവേ മുനിയായിത്തീരുന്നു. വികദേശാഭയക്രോധ ഇച്ഛാ ഭയം ച ക്രോധശ്ച ഇച്ഛാഭയക്രോധ തേ വിഗത യസ്മസ് വികദേശാഭയക്രോധ. വികദേശാഭയക്രോധികളായിവം വർത്തിതേ സദാ സന്യാസി സദാ മുക്തയോ. അവൻ മോക്ഷപരായണനായിരിക്കുന്നു, അവൻ മോക്ഷത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. സമുക്തയേവ സ, അവൻ മുക്തം തന്നെയാണ്. അതുകൊണ്ട് ഈ സാധാരണഗതിയിൽ ചിലർക്ക് സാധാരണ എല്ലാവർക്കും ഓരോ പക്ഷപാതം കാണും. ചിലർക്ക് ജ്ഞാനത്തിനോടൊരു പക്ഷപാതം, ചിലർ ഭക്തിക്ക് വോട്ടെടുത്തുള്ളൂ, ചിലർ യോഗിമാർക്ക് വോട്ട് കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പക്ഷപാതമുണ്ട്. അങ്ങനെ ഈ പക്ഷപാതമുള്ളവർ പറയും എന്താണോ, യോഗി യോഗിയല്ല മോക്ഷത്തെ പ്രാപിക്കുന്നത്, ജ്ഞാനിയാണ്. ചെറുവരല്ല ജ്ഞാനിയാണ് മോക്ഷത്തെ പ്രാപിക്കുന്ന, യോഗിയല്ല. ചെറുവര് രണ്ടു കൂട്ടർക്കും കിട്ടത്തില്ല, ഭക്തനെ കിട്ടത്തുള്ളൂ. ഇങ്ങനെ അങ്ങനെ ഇതെല്ലാം വോട്ടിടുന്നവരുണ്ട്. അവരിതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല. പക്ഷെ ഗീതയിൽ അങ്ങനെയല്ല, ഇതിനെല്ലാം സമന്വയിപ്പിക്കുക. അതുകൊണ്ട് ഇവിടെ ഏതിനി അതാതിൻ്റെ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും ഒരു സന്തുലിതമായ നിലപാട്. യോഗത്തെ യോഗത്തിൻ്റെ നിലയിൽ മനസ്സിലാക്കുക, ഭക്തിയെ ഭക്തിയുടെ നിലയിൽ മനസ്സിലാക്കുക, കർമ്മത്തെ കർമ്മത്തിൻ്റെ നിലയിൽ ഉൾക്കൊള്ളുക, ജ്ഞാനത്തെ അതിൻ്റെ നിലയിൽ ഉൾക്കൊള്ളുക. അങ്ങനെ ഒരു മുമ്പിൽ ഇതിൽ വഴക്കുണ്ടാകത്തില്ല. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, ലോകാസമസ്താസുഖന ബോധം എന്നൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടും. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അതങ്ങനെയാകാമോ ഇങ്ങനെയാകാമോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് ഇനി ഇത് പറഞ്ഞിട്ടാലും വഴക്കുണ്ടാക്കരുത്. ആരാണ് ശ്രേഷ്ഠൻ, യോഗിയാണോ ജ്ഞാനിയാണോ അതോ ഭക്തനാണോ കർമ്മിയാണോ, അതിന് കാര്യമില്ല. ഇവിടെ ഭഗവാൻ എല്ലാവരെയും അവതരിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ആർക്കും ഇഷ്ടമുള്ളതെടുക്കാം. സുധീർ ഭോക്ത പറഞ്ഞല്ലോ, സുധികൾ വിവേകികളാണ് ഇതിന്റെ ഭോക്താക്കൾ. പാർത്ഥോ വത്സ, പാർത്ഥൻ ഒരു വത്സന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏവം വർത്തതെ സദാ സന്യാസി മുക്തയവസ, മോക്ഷത്തെ തന്നെ പരായണമായിരിക്കുന്നു, മോക്ഷത്തിൽ തന്നെ നിലയുന്നവനായ യോഗി അവൻ സദാ മുക്തനായിരിക്കുന്നു. ന തസ്യ മോക്ഷോ അന്യഹ കർത്തവ്യോ അസ്തി, അവനെ സംബന്ധിച്ച് ഇനി മോക്ഷം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ഈ നമ്മൾ ഭാഷ്യം പഠിക്കുമ്പോൾ നമ്മൾ ഭാഷ്യകാരനെപ്പോഴും അദ്വൈതത്തിന്റെ പക്ഷത്തു നിന്നാണ് പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ അദ്വൈതത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു? കാരണം അദ്വൈതത്തിൽ ആഭിമുഖ്യമുള്ളവർക്ക് ഭാഷ്യകാരൻ തന്നെ വേറെ ഭാഗങ്ങളിൽ പറയും, അവരെ അതിലേക്ക് നയിക്കുക. അപ്പൊ അതിൽ അവർക്ക് നിഷ്ഠയുണ്ടാക്കുക, അതിനെ അതാണ് പരമമെന്ന് അവരെ മനസ്സിൽ ധരിപ്പിക്കുക. അതിനുവേണ്ടിയിട്ട് അത് ഈ പുരാണങ്ങളിലെല്ലാം ദേവന്മാരെ വർണ്ണിക്കുന്ന പോലെ ശിവപുരാണത്തിൽ ശിവനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയും, ശിവൻ ആണ് ഏറ്റവും പരമം, ആ ശിവന്റെ കാല് തുടക്കുന്ന ജോലിയാണ് വിഷ്ണുവിന്, ശിവന് വീശി കൊടുക്കുന്ന ജോലിയാണ് ദേവിക്ക്. അപ്പൊ അവരെല്ലാം താഴെ ശിവൻ പരമം എന്ന് പറയും. എന്തുകൊണ്ട്? ആ ശിവഭക്തന് ശിവനിൽ പരമമായ നിഷ്ഠയുണ്ടായി കൊടുക്കുക. വിഷ്ണു പുരാണത്തെ എടുക്കുമ്പോൾ പറയും, വിഷ്ണുവിന്റെ കാല് തുടയ്ക്കുന്ന ജോലിയാണ് ശിവന് എന്ന് പറയും. ദേവി ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ പറയും, ഇവരുടെ എല്ലാം ജോലി ദേവിയുടെ കാല് തുടയ്ക്കുന്നതാണ് എന്ന് പറയും. അപ്പോ ഇത് കേൾക്കുമ്പോൾ ദേവി ഭക്തന്മാർ വിചാരിക്കും, ആ ഞങ്ങൾ എന്റെ ദേവിയാണ് കൂടിയ ദൈവം, അപ്പൊ ഞാൻ ശരിയായ മാർഗത്തിലാണ്. വിഷ്ണുവിന്റെ ഭക്തൻ വിചാരിക്കും, അല്ല എന്റെ ദൈവമാണ് ഏറ്റവും കൂടിയ ദൈവം. ശിവന്റെ ഭക്തൻ പറയും, എന്റെ ദൈവമാണ് കൂടിയ ദൈവം. അപ്പോ എന്റെ ദൈവം കൂടിയതായി കഴിഞ്ഞാൽ ഞാനും കൂടിയ ആളായി. അങ്ങനെ തന്നിലേക്കും കൊണ്ടുവരും അഹമ്മതി. പക്ഷെ അത് ഉദ്ദേശിച്ചിരിക്കുന്ന എന്തിനാ അങ്ങനെയുള്ള മിഥ്യാധാരണകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. ആർക്ക് ഏതിനാടാണോ വാസന അല്ലെങ്കിൽ താല്പര്യമുള്ളത് അതിൽ അവർക്ക് നിഷ്ഠയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശ്രേഷ്ഠമെന്ന് പറയുന്നത് അതിൽ അയാൾക്ക് നിഷ്ഠയുണ്ടായിരിക്കുക, മനസ്സ് പലതിലേക്ക് പോകാതിരിക്കുക, ഒന്നിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഭാഷ്യകാരനം ചെയ്യുന്നത്. അദ്വൈതത്തിൽ ആർക്കാണോ വാസനയുള്ളത് അവർക്കതിൽ നിഷ്ഠ വരാൻ വേണ്ടിയിട്ട് അദ്വൈതത്തിന് പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിക്കും, എല്ലാ ഭാഗങ്ങളും അങ്ങോട്ട് തിരിച്ചു വയ്ക്കും. അപ്പൊ അത് അദ്വൈതികൾക്കത് ആവശ്യമാണ് താൻ. അദ്വൈതത്തിന്റെ മാർഗത്തെ സ്വീകരിക്കുന്നവർക്ക് അത് ആവശ്യമാണ് താൻ. പക്ഷെ വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതമാണെന്ന് ധരിച്ചുകളയുന്നു പലരും. അങ്ങനെ പറയുന്നുണ്ട് വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതമാണെന്ന് ധരിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല, വേദാന്തം എന്ന് പറയുന്നത് ഉപനിഷത് പ്രമാണമാണ്. ഇതെല്ലാത്തിനും പ്രമാണമാണ്, ഇവരെല്ലാവരും പ്രമാണമായി സ്വീകരിക്കുകയാണ്. ശിവനെ ആരാധിക്കുന്നവനും വിഷ്ണുവിനെ ആരാധിക്കുന്നവനും ദേവിയെ ആരാധിക്കുന്നവനും ഒക്കെ വേദാന്തികളാണ്. എന്തുകൊണ്ട്? വേദാന്ത ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? വേദത്തിന്റെ അർത്ഥം. ഇതെല്ലാത്തിനും പ്രമാണമാണ്. ഇവിടെ പറയുന്നില്ലേ വേദാസ് ഉപനിഷസ്, ഉപനിഷത്ത് എന്ന് വെച്ചാൽ വേദാന്തം, വേദാന്തത്തിന്റെ പര്യായ ശബ്ദമാണ് ഉപനിഷത്ത്. അപ്പൊ ഇതൊരു ഉപനിഷത്താണ്, വേദാന്തമാണ്. ഇതിനകത്ത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നു. അപ്പൊ അതിനകത്ത് ഏത് മാർഗങ്ങളും വരാം. ഇവിടെ നേരത്തെ തന്നെ എന്താണ് 11 തരത്തിലുള്ള അഭ്യാസങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു, യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു, ദ്രവ്യയജ്ഞ, തപോയജ്ഞ, ദാനയജ്ഞം, സ്വാധ്യായജ്ഞം, ഇങ്ങനെ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു. പലതരത്തിലുള്ള സാധന മാർഗങ്ങളാണ് ഇതെല്ലാം, പലതരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി ആർക്ക് ഏതിനോടാണോ ആഭിമുഖ്യമുള്ളത് അതിനെ സ്വീകരിക്കാനും. അങ്ങനെ ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ തന്നെ ഒരിടത്ത് പറയുന്നതാണ് തസ്മാത് യോഗി ഭവാർജുന, നീ യോഗിയായി തീരൂ, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയും. വേറെടുത്ത് പറയുന്നതാണോ ഭക്തോ ഞാനീ ത്വാത്മീവമേവത, ഞാൻ എന്ന് പറഞ്ഞാൽ അതെന്റെ ആത്മാവ് തന്നെയാണ്. അപ്പൊ ചിലയിടത്ത് ഭക്തന് ഉയർത്തി പറയും, ചിലയിടത്ത് ജ്ഞാനിയെ ഉയർത്തി പറയും, ചിലയിടത്ത് യോഗിയെ ഉയർത്തി പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് കേട്ടിട്ട് ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടും. ചിലത് പറയുന്നത് എന്താണ്, ജ്ഞാനിയാണ് ശ്രേഷ്ഠ, എന്തുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു ജ്ഞാനി ത്വാത്മീവമേവതം, ഭക്തോ അതീവമേ പ്രിയ, ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയനാണെന്ന് വേറെടുത്ത് പറഞ്ഞു. അപ്പോൾ എടുത്ത് പറഞ്ഞിട്ട് എന്താണ്, ജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണ് യോഗി എന്ന് വേറെടുത്ത് പറഞ്ഞു. ഇങ്ങനെയെല്ലാം പറയുന്ന കേൾക്കുമ്പോൾ ഓരോരുത്തരും ഓരോ പക്ഷം പിടിക്കും. പക്ഷം പിടിച്ചിട്ട് പറയും, ഇപ്പം ശ്രേഷ്ഠം ജ്ഞാനിയാണല്ലേ, ശ്രേഷ്ഠം യോഗിയാണല്ലേ, ശ്രേഷ്ഠൻ ഭക്തനാണല്ലേ, ഇങ്ങനെ പറയും. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നതിന് താല്പര്യം അതാണ്. കാരണം ഏത് മാർഗത്തിലാണോ ഒരുവൻ പ്രവർത്തിക്കുന്നത് അതിനവന് നിഷ്ഠയുണ്ടായിരിക്കണം, സ്ഥിരതയുണ്ടായിരിക്കണം, ആ മാർഗത്തിലൂടെ അവൻ മുന്നോട്ട് പോകണം, അതിനവന് ഉറച്ചു നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിന് താല്പര്യമുള്ളവർ അവനെ രോചക വാക്യങ്ങളെന്ന് പറയും. അതിലവന് അഭിരുചി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പറയും ജ്ഞാനിയാണ് ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൽ താല്പര്യമുള്ളവൻ, ജ്ഞാനനിഷ്ഠനായവൻ അതിൽ സ്ഥിരമായി നിൽക്കും. അതങ്ങനെ പറയുന്നതിന് വേണ്ടി ചിലർക്കൊരു പ്രകൃതമുണ്ട്, അവർ ഒരു മാസം ജ്ഞാനിയായിരുന്നു നോക്കും, നടക്കുന്നില്ല എന്നുണ്ടാ പിന്നെ അടുത്ത മാസം യോഗിയാവും, പിന്നെ അതിൻ്റെ അടുത്ത മാസം കർമ്മിയാകും, പിന്നെ അടുത്ത മാസം ഭക്തനാകും. ചുറ്റുപാടുമൊക്കെ നോക്കും, അടുത്തുള്ളവരൊക്കെ എന്താണ്, അടുത്ത് കാണുന്ന ജ്ഞാനിയാണ്, ചെന്ന ഞാനും ജ്ഞാനിയാകാം. പിന്നെ നോക്കുമ്പോൾ കുറച്ച് പേര് യോഗിയായിരിക്കുന്നു, അങ്ങോട്ട് പോയി അവിടെ കുറച്ച് സമയം യോഗിയാകാം. ഇതൊന്നിനും നിൽക്കത്തില്ല, പലതും ഓരോന്നും പരീക്ഷിച്ച് നോക്കി തള്ളിക്കളയും. അപ്പം അവിടെ അവന് തിരിച്ചറിയണം തനിക്ക് പറ്റിയത് ഏതാണ്. അല്ലെങ്കിൽ ഇതിനെയെല്ലാം എന്താണോ ഒരു സമമായ ഭാവത്തിൽ എല്ലാത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ടതിന് ആവശ്യമുള്ളതിനെ ഉൾക്കൊള്ളണം. ഓരോന്നിൻ്റെയും പ്രാധാന്യത്തെ മനസ്സിലാക്കി ഒരാൾക്കെതിരേതും സ്വീകരിക്കാം, ഒരാൾക്ക് ഒന്ന് തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നില്ല. ഒരാൾക്ക് ഭക്തന്റെ ഭാവത്തെ സ്വീകരിക്കാം, ജ്ഞാനിയുടെ ഭാവത്തെ സ്വീകരിക്കാം, യോഗത്തെ സ്വീകരിക്കാം, എല്ലാം സ്വീകരിക്കാം. പക്ഷെ അതെല്ലാം എങ്ങനെയായിരിക്കണം, ഒന്നിനെ പരീക്ഷിച്ച് കളയുക, പിന്നെ വേറൊന്നിനെ പരീക്ഷിക്കുക, ആ രീതിയിലല്ല. മനസ്സിൽ ഒരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് തനിക്ക് ആവശ്യമുള്ളത് പലതിൽ നിന്ന് സ്വീകരിക്കും, അങ്ങനെയാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് നിഷ്ഠയുള്ളതായിരിക്കുക. അത്തരം ഒരു നിഷ്ഠയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ശ്രേഷ്ഠനാണ് യോഗിയാണ് ശ്രേഷ്ഠൻ, ജ്ഞാനിയാണ് ശ്രേഷ്ഠൻ എന്നുള്ള തരത്തിൽ ഇവിടെ ഇനിയും പറയുന്നു. അതുകൊണ്ട് ഇവിടെ യോഗിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇത് ഇനി തുടർന്ന് ഈ യോഗത്തിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്ന് യോഗിയെ ഒന്ന് പരാമർശിച്ചു, കാരണം ജ്ഞാനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ യോഗം എന്ന് പറയുന്ന ഒരു പ്രധാന ഒരു വിഷയമാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്, സദാമുക്തനാണ് എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ച് അർജുനന്റെ മനസ്സിൽ സംശയങ്ങൾ വരും. ആ സംശയങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഇത് യോഗത്തെ കൂടുതൽ വിശദീകരിക്കും. പിന്നെ ശ്ലോകത്തിൽ നോക്കുക, ബഹിഹി സ്പർശാൻ ബാഹ്യാൻ കൃത്വ, ബാഹ്യമായ വിഷയങ്ങളെ പുറത്തു നിർത്തി ചക്ഷുഹു ബ്രുവോഹു അന്തരി കൃത്വ എന്നവിടെയും ചേർത്തു. കണ്ണിനെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് പ്രാണാപാനന്മാരെ സമന്മാരാക്കി നാസാഭ്യന്തരചാരണോ കൃത്വ, നാസാഭ്യന്തരചാരികളായി നിർത്തി യഹ യാതൊരുവനാണോ യതേന്ദ്രിയ മനോബുദ്ധി, മനോബുദ്ധികളെല്ലാം യമനം ചെയ്ത് അല്ലെങ്കിൽ ഏദിക്കുന്നവനായി മോക്ഷപരായണ, മോക്ഷനിഷ്ഠനായി വിഗതേച്ഛ ഭയക്രോധ, ഇച്ഛാഭയം ക്രോധം ഇതിനെയെല്ലാം ഒഴിവാക്കി സ്ഥിതി ചെയ്യുന്നത് സ ആ യോഗി സദാ മുക്തേവ, അവൻ സദാ മുക്തനാണ്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ പ്രാണാപാനോ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണോ യതേന്ദ്രിയമനോബുദ്ധർ മോക്ഷപരായണ വിഗതേച്ഛാഭയക്രോധോ യസദാ മുക്ത ഏവ സാ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം ഋച്ഛതി. ശാന്തി.